ശ്രീ വിശ്വനാഥ ശങ്കര ഭഗവത്ഗീത ഏഴാം അധ്യായം 13 ശ്ലോകം. ഈശ്വരനെ ഈശ്വരന്റെ വിഭൂതികളിലൂടെ ഉപാസിക്കുക, അതിനുവേണ്ടിയിട്ട് നമ്മുടെ വിഭൂതികളെ പ്രകാശിപ്പിച്ചു. പക്ഷെ ഈ വിഭൂതികളിലൂടെ ഈശ്വരൻ വെളിപ്പെടുന്നുവെങ്കിലും ഈശ്വരൻ സർവത്വം പ്രത്യക്ഷമായി തീരുന്നില്ല. അതിന് കാരണമാണ് അടുത്ത് പറയുന്നത്, ഏവം ഭൂതമപി പരമേശ്വരൻ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവം സർവഭൂതാത്മാനം നിർഗുണം സംസാരദോഷ ബീജപ്രദഹ കാരണം മാം നാഭിജാനാദി ജഗദിത്യനുക്രോശം ദർശയതി ഭഗവാൻ തച്ചക്കിന്നിമിത്തം ജഗതോ അജ്ഞാനം ഇത്യുച്യതേ. അതാണ് ഏവം ഭൂതമപി പരമേശ്വരൻ. വാസ്തവത്തിൽ ഈശ്വരൻ ഇവിടെ ഭഗവാൻ വെളിപ്പെടുത്തിയ രീതിയിൽ സർവപ്രത്യക്ഷമായിരിക്കേണ്ടതാണ്. സർവഭൂതങ്ങളിലൂടെയും സർവസൃഷ്ടിയിലൂടെയും ഈശ്വരനാണ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലും ഏവം ഭൂതമപി പരമാർത്ഥം അങ്ങനെ ഇരിക്കെ പറയുന്നു പരമേശ്വരം നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവം ാണ് അതിന്റെ യഥാർത്ഥ രൂപം. മാത്രമല്ല സർവഭൂതാത്മാനം, സർവഭൂതാത്മാവായിരിക്കുന്നു അല്ലെങ്കിൽ സർവഭൂത ശരീരമായിട്ടിരിക്കുന്നു. അതേസമയം തന്നെ അത് നിർഗുണമായും ഇരിക്കുന്നു. സംസാര ദോഷ ബീജപ്രദാഹ കാരണം, സംസാരമാകുന്ന ദോഷം അതിന്റെ ബീജമാകുന്നു, അജ്ഞത അതിന്റെ പ്രദാഹം, പൂർണമായ നാശം അതിന് കാരണക്കാരനായിരിക്കുന്നതാണ് ഈശ്വരൻ. അങ്ങനെയുള്ള ഈശ്വരനെ മാം അഭിജാനാദി എന്നെ ആരും തന്നെ നേരിട്ടറിയുന്നില്ല. ജഗതി ലോകം ജനക്രോശം എന്ന് ആ ജഗത്തിനോട് അനുകമ്പയോടുകൂടി ഭഗവാൻ ദർശേരി. എന്താണ് അതിൻ്റെ കാരണം? തച്ചക്കിന്നിമിത്തം ജഗതോ അജ്ഞാനം. എന്തുകൊണ്ട് ഈ ജീവ സമൂഹത്തിന് ഇങ്ങനൊരു അജ്ഞത ബാധിച്ചിരിക്കുന്നു? ഈശ്വരൻ പ്രത്യക്ഷനായിരുന്നിട്ട് സർവപ്രത്യക്ഷനായിരുന്നിട്ട് എന്തുകൊണ്ട് അതിനറിയുന്നില്ല? അതിനടുത്ത് പറയുന്നു ഗുണമയേർഭാവേർമിതം ജഗത് മോഹിതം നാഭിജാനാതി മാമേഭ്യ പരം അമ്പിയം ത്രിഭിർഗുണമൈ ഗുണവികാരൈ രാഗ ദ്വേഷ മോഹാദി പ്രകാരൈ ഭാവൈ പദാർത്ഥൈ ഏഭി യഥോക്തൈ. അതിന് കാരണമെന്താണ്? ത്രിഭിർഗുണമൈ, ത്രിഗുണങ്ങളുടെ വികാരങ്ങളായ ഭാവങ്ങൾ, പദാർത്ഥങ്ങൾ. ത്രിഗുണമൈ ഗുണവികാരൈ, ത്രിഗുണകാര്യങ്ങളായിരിക്കുന്ന ഭാവങ്ങൾ, പദാർത്ഥങ്ങൾ. എന്താണത്? രാഗദ്വേഷം മോഹാദി പ്രകാരേഹി, രാഗം ദ്വേഷം മോഹം തുടങ്ങിയ നാനാത്വങ്ങൾ. പദാർത്ഥി ഈ വസ്തുക്കളെ കൊണ്ട് ഏഭി ത്രിഭിർഗുണമയി ഭാവൈഹി യഥോക്തി സർവമിതം പ്രാണിജാതം ജഗത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന സർവപ്രാണികളും മോഹിതമായിരിക്കുന്നു. അവിവേകതാം ആബാധിതം, അവിവേകത്തെ പ്രാപിച്ചിരിക്കുന്നു സൻ. അതുകൊണ്ട് ന അഭിജാനാദി, ആരും തന്നെ ഈശ്വരതത്വത്തെ അറിയുന്നില്ല. ഈ ജഗത്തിനെ ഈ ഗുണകാര്യങ്ങളായ രാഗാദി ദോഷങ്ങൾ മോഹിപ്പിച്ചിരിക്കുന്നു. അവിവേകം കൊണ്ട് അവരുടെ വിവേകം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടെന്താണ്? നാം ഏഭ്യ യഥോക്തേഭ്യോ ഗുണേഭ്യ പരം വ്യതിരിക്തം വിലക്ഷണം ഏഭ്യ, ഇവയിൽ നിന്നെല്ലാം പരമായിരിക്കുന്ന ഈ ഗുണങ്ങളിൽ നിന്നും ഗുണകാര്യങ്ങളിൽ നിന്നും പരനായിരിക്കുന്ന, മുക്തനായിരിക്കുന്ന, വ്യതിരിക്തനായിരിക്കുന്ന, അമ്മയും വയരഹിതനായിരിക്കുന്ന, നാശരഹിതനായിരിക്കുന്ന, ജന്മാദി സർവഭാവവികാരവർജിതം അമ്മയനായിരിക്കുന്ന, ഇവന് നാശരഹിതനെന്നല്ല ജന്മാദി വികാരങ്ങൾക്കെല്ലാം അതീതനായിരിക്കുന്ന ഐശ്വരനെ അവിവേകം കൊണ്ടാരും അറിയുന്നില്ല. അതുകൊണ്ടാണ് ഈശ്വരൻ ജഗത് രൂപത്തിൽ പ്രകടമായിരുന്നിട്ടും ഈശ്വര തത്വത്തെ ജനമറിയുന്നില്ല, ജഗത്തിനെ അറിയുന്നുള്ളൂ. കാരണം ഗുണകാര്യങ്ങൾ എല്ലാ ജീവന്മാരെയും മോഹിപ്പിച്ചിരിക്കുന്നു. ഇതം സർവം ജഗത്, സർവപ്രാണികളും ത്രിഭി ഗുണമയി ഏഭി ഭാവൈഹി, സുത്രഗുണങ്ങളുടെ കാര്യമായിരിക്കുന്ന ഏഭി ഭാവൈഹി, സർവജീവികളും പ്രത്യക്ഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാവങ്ങളാൽ, വസ്തുക്കളാൽ, എന്താണ്, രാഗാദികളാൽ മോഹിതം, മോഹിതരായിരിക്കുന്നു. അതുകൊണ്ട് ഏഭ്യ, ഈ പ്രകൃതിയിൽ നിന്നും പ്രകൃതികാര്യങ്ങളിൽ നിന്നും പരം, അതിരിക്തമായിരിക്കുന്ന, അതീതമായിരിക്കുന്ന, അഭയം വികാരരഹിതമായിരിക്കുന്ന, നാശരഹിതമായിരിക്കുന്ന ഈശ്വരതത്വത്തെ ന അഭിജാനാദി, കശ്ചിത്, ഒരുവനും തന്നെ ഇതിനെ അറിയുന്നില്ല. ത്രിഭിർഗുണമയേർഭാവേർമിതം ജഗത് മോഹിതം നാഭിജാനാതി മാമേഭ്യ പരം അമ്പിയം. ദൈവീ ശേഷാ ഗുണമയി മമ മായാ ദുരത്യയാ മാമേവ ഏ പ്രപദ്യന്തേ മായാം ഏതാം തരന്തിതേ. ഓ ജീവികളെല്ലാം മോഹിതരായിരിക്കുകയാണെങ്കിൽ പിന്നെ എന്താണൊരു വഴി? ഈ മോഹത്തിൽ നിന്ന് മുക്തരാകുന്നതിന് പറയുന്നു, കഥം പുനർ ദേവീം ഏതാം ത്രിഗുണാത്മികാം വൈഷ്ണവീം മായാം അതിക്രാമന്തി ഇത്യുച്യതെ. എങ്ങനെയാണ് ദേവീം ത്രിഗുണാത്മികാം വൈഷ്ണവീം ആയിരിക്കുന്ന ഈ മായ എങ്ങനെ അതിക്രമിക്കും? ദേവി ദേവസ്യ മം ഈശ്വരസി വിഷ്ണോഹു സ്വഭൂത. ദേവന് സ്വന്തമായിരിക്കുന്നത് ആണ് ദൈവി മമ ഈശ്വരസ്യ വിഷ്ണോഹോ. ഈശ്വരന് സ്വന്തമായിരിക്കുന്നതാണ് ഈ മായ, അതുകൊണ്ട് തന്നെ ദൈവി എന്ന് പറഞ്ഞു. തസ്മാദേശ സ്വഭൂത യഥോക്ത ഗുണമയി. ആ മായ തന്നെയാണ് ത്രിഗുണാത്മികയായിരിക്കുന്നത്, അത് തന്നെയാണ് ഗുണകാര്യങ്ങളായി ജീവനെ മോഹിപ്പിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു എന്താണ് അത്? ദേവി ഹേഷ ഗുണമയി മമ മായ ദുരത്യ. അതാണ് ഇതിനെ മോഹിപ്പിക്കുന്നത്, ത്രിഗുണമയിയായിരിക്കുന്ന ആ മായ. ദുരത്യ ദുഃഖീനത്യ അതിക്രമണ യസ്യ സ ദുരത്യ. ദുസ്സഹം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തത്, അസാധ്യമായെന്നുള്ള അർത്ഥത്തിലാണ്. ഇതിന്റെ അതിക്രമണം, ഇതിനെ മറികടക്കുക എന്ന് പറയുന്നത് എന്താണ്? ദുരത്യ, അസാധ്യം തന്നെയാണ്. സാധാരണഗതിയിൽ അസാധ്യമാണ്. പക്ഷെ എന്നാലും അങ്ങനെ പറഞ്ഞ് നിരാശപ്പെടുത്തുകയല്ല അടുത്ത് പറയുന്നത്. അത്രയും സതി, അങ്ങനെയാണെങ്കിലും ആരാണോ സർവധർമാൻ പരിത്യജ്യ, സർവധർമ്മങ്ങളെയും പരിത്യജിച്ച് മാമേവ മായാവിനം സ്വാത്മഭൂതം സർവാത്മനായി പ്രപദ്യന്തേ. ആ മായയെ പരിത്യജിച്ചിട്ട് മായാവി സ്വാത്മഭൂതം, അതാ ഭജിക്കുന്നവന്റെ ആത്മസ്വരൂപമായി തന്നെ ഇരിക്കുന്നു, മായയുടെ സ്വരൂപമായിരിക്കുന്നത് തന്നെ. സർവാത്മന സർവപ്രകാരത്തിനും ആരാണോ പ്രപദ്യന്തേ പ്രാപിക്കുന്നത്, അതാണ് മാം ഏവയെ പ്രപദ്യന്തേ എന്നെ തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. തന്നെ തന്നെ ഈശ്വരനെ തന്നെ എന്ന് പറയുമ്പോൾ നിരുപാധികമായി ഈശ്വരനെ തന്നെ പ്രാപിക്കുന്നവൻ, മറ്റൊന്നിനെ ആശ്രയിക്കാതെ. പ്രാപഞ്ചികമായ ലൗകികമായ മറ്റൊന്നിനെ ആശ്രയിക്കാതെ, മറ്റൊന്നിനും മനസ്സ് വയ്ക്കാതെ ആരാണോ ഈശ്വരനെ തന്നെ ആശ്രയിക്കുന്നത്, അതുകൂടെ ഭാഷ്യകാരൻ കൂട്ടി ചേർത്ത് സർവധർമാൻ പരിത്യജ്യ. ഈശ്വര ഭജനമല്ലാതെ മറ്റൊരു ധർമ്മവും ഇല്ലാത്തവനായി തദ്ദേക ശരണനായി ആരാണോ പ്രാപിക്കുന്നത്, സർവഭൂതമോഹിനി, അവനീ മായയെ തരണം ചെയ്യാൻ കഴിയും. എങ്ങനെയുള്ളതാണത്? സർവഭൂതമോഹിനിയും സർവപ്രാണികളെയും മോഹിപ്പിക്കുന്നതാണ്, വിവേകത്തെ നഷ്ടപ്പെടുത്തുന്നതാണ്. അതിനെ തരന്തി അതിക്രാമന്തി സംസാരബന്ധന മുച്ചന്തി, സംസാരബന്ധനത്തിൽ നിന്നും അങ്ങനെയുള്ളവർ മോചിക്കുന്നു. അപ്പോ അമോചനത്തിനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് എന്താണ്? ആ ഈശ്വര പ്രപത്തി, അതാണ് ഇവിടെ ഉപായമായിട്ട് നിർദ്ദേശിക്കുന്നത്. അതല്ലാതെ ഈ മായയെ അതിക്രമിക്കുന്നതിന് മറ്റ് യാതൊരു ഉപായങ്ങളുമില്ല. നിങ്ങൾ പറയുന്നത് എന്താണോ? ദേഹ ക്രീഡാ കരഹ തത്ര ഭവ ദേവി ക്രീഡാമമേയം. ഇങ്ങനൊരു ജീവനെ സൃഷ്ടിച്ച് അങ്ങനെയൊരു മായയും ഈശ്വരന്റെയും ജീവന്റെയും ഇടയ്ക്ക് ഇങ്ങനെ നിർത്തിയിരിക്കുന്ന എന്തിനു വേണ്ടി? ജീവനെ സംബന്ധിച്ചത് ദുരത്യായിരിക്കുന്നു, പക്ഷെ ഈശ്വരനെ സംബന്ധിച്ചാണെങ്കിലോ പറയുന്നു യം മമ ക്രീഡ. അതിവിടെ അതിനെ വെളിപ്പെടുത്തുന്ന ഈ തരത്തിലാണ് ഇത് ഒരു ലീലയാണ് ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം. അപ്പോ ആ ലീല എന്താണ്? അപ്പോൾ ജീവന്മാരെ ദുഃഖിപ്പിക്കുന്ന ഒരു ലീലയാണോ? പറയുന്നുമല്ല. എന്താണ് ലീലയാ ഏവ അപസാരീതും ശക്തിയ, അതൊരു ലീല ആയതുകൊണ്ട് തന്നെ അന്യഹി ദൂരീകർത്തും അശക്യത്വമി. ഒരു ജീവൻ അതിനെ ദൂരീകരിക്കുന്നതിന് അസാധ്യമായി തോന്നുന്നുവെങ്കിലും ഈശ്വരന് അത് ഒരു ലീലയായതുകൊണ്ട് അതിനെ ദൂരീകരിക്കുന്നത് ക്ഷിപ്രസാധ്യമാണ്, അനായാസമാണ്. അതുകൊണ്ടാണ് മാമേവ ഈ പ്രപദ്യന്റെ അതിന് ഈശ്വരനെ തന്നെ ആശ്രയിക്കണം എന്ന് പറയുന്നത്. അല്ല, ജീവൻ അതിന് ശക്തനല്ല, ജീവൻ സ്വയം അതിന് ഉള്ള ശേഷിയില്ല. എന്തുകൊണ്ട്? അവൻ അതിന് അധീനനായി പോയതുകൊണ്ട്. ആരാണോ ഇതിനെ ലീലയായി ഈ മായയെ കൊണ്ട് ജീവനെ ആച്ഛാദനം ചെയ്യുന്നത്, ഈശ്വരന് മാത്രമേ അതിനെ ലീലയായി അപസരണം ചെയ്യുന്നതിനും മാറ്റി നിർത്തുന്നതിനും കഴിവുള്ളൂ. അതല്ലാതെ മറ്റുപായങ്ങളൊന്നും ഇതിനില്ലാന്ന്. മറ്റുപായങ്ങളില്ലാന്ന് പറയുമ്പോൾ പറയും ജ്ഞാനേന ജ്ഞാനം കൊണ്ടോ അല്ല യോഗേന യോഗം കൊണ്ടോ മറ്റുള്ള ഒരു ഉപായങ്ങളിലൂടെയും ഈശ്വരാശ്രയം കൂടാതെ ഇത് ജീവൻ അതിനെ ദൂരീകരിക്കാൻ സാധ്യമല്ല. ജീവൻ അതിനുള്ള ശേഷി ഇല്ല എന്നുള്ളവൻ മായയ്ക്ക് അധീനനായി നിന്നുകൊണ്ട് മായയ്ക്ക് വിധേയനായി നിന്നുകൊണ്ട് ഇതിനെ ദൂരീകരിക്കാനും വേണ്ടി നടത്തുന്ന എല്ലാ ശ്രമങ്ങളും ഈശ്വരാർപ്പണം കൂടാതെ ഇതിനുവേണ്ടി ചെയ്യുന്ന എല്ലാ ശ്രമങ്ങളും പാഴ്വേലയാണ്. അതുകൊണ്ട് പറയും എന്താണ് മാം ഏവ, അതിനാണ് ഏവകാരം പ്രവചിച്ചിരിക്കുന്നത്. പിന്നെ ആശ്രയിക്കുക എന്നുള്ള അല്ലാതെ ഇതിന് മറ്റൊരു മാർഗവും ഒരിടത്തും ഒരു ശാസ്ത്രത്തിനും ഒരാചാര്യനും നിർദ്ദേശിക്കുന്നില്ല എന്നുള്ള പറയുന്നു. കാരണം അത് ദുരത്തിയാണ് എന്നാണ് അങ്ങനെ അതിന് വ്യാഖ്യാനിച്ചിരിക്കുന്നത് അഭിനവഗുപ്തൻ. അത് ഗീതയ്ക്ക് വളരെ സംക്ഷിപ്തമായി വളരെ കുറഞ്ഞ വാക്കുകളിൽ വ്യാഖ്യാനം എഴുതിയിട്ടുള്ള ആളാണ് അഭിനവഗുപ്തൻ. അദ്ദേഹം ശൈവസിദ്ധാന്തിയാണ്, പക്ഷെ എന്നാലും ആ വാക്കുകൾ കുറഞ്ഞതുകൊണ്ട് തന്നെ അതിന് ആഴം വളരെ കൂടുതലാണ്. അതിൻ്റെ പരമമായ സാരത്തെ വെളിപ്പെടുത്തുന്ന വളരെ സംക്ഷിപ്തമായ വിവരണം അതാണ്. അതുപോലെ മറ്റു വ്യാഖ്യാനങ്ങളുമുണ്ട്, എന്നാലും അത് വളരെ വിശേഷപ്പെട്ട ഒന്നാണ്. അഭിനവഗുപ്തൻ അങ്ങനെയാണത് വ്യാഖ്യാനിക്കുന്നത്. മറ്റൊരു മാർഗങ്ങൾ ഇതിനുവേണ്ടി നിർദ്ദേശിക്കാനില്ല ആർക്കും. യേഷ ഗുണമയി മമ മായ മമ ദൈവീമായ ദുരത്യ, ഗുണമയ്യായിരിക്കുന്ന എന്റെ തന്നെ ലീലാരൂപത്തിലുള്ളതായ ഈ മായ ഇത് ദുരത്യയാണ്, മറികടക്കാൻ പ്രയാസമുള്ളതാണ്. മാം ഏവയെ പ്രപദ്യന്തി, ഏ ആരാണോ മാം ഏവ പ്രപദ്യന്തേ എന്നെ തന്നെ പ്രാപിക്കുന്നത്, തേ അവർ ഏതാം മായാം തരന്തി, അവർ എന്ന് വെച്ചാൽ അവർ മാത്രം ഈ മായയെ തരണം ചെയ്യുന്നു. അത് തന്നെ ഇനി വരുന്ന ഭാഗങ്ങളിലും തുടർന്ന് വിശദീകരിക്കും. ദേവി ശേഷാ ഗുണമയി മമം മായാ ദുരത്യ മാം ഏവ യേ പ്രപദ്യന്തേ മായാം ഏതാം തരന്തി തേ. ഇവിടെ ഈ പറഞ്ഞത് ഈ മായയെ അതിക്രമിക്കാൻ ശ്രമിക്കുന്നവരെ കുറിച്ചാണ്. മായ അസാധ്യമായി അനുഭവപ്പെടുന്നവർക്കാണോ, ആരാണോ ഈ മായയെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന സാധകർ, അവരുടെ സാധനാ മാർഗങ്ങളിലെല്ലാം ഈ മായ വിഘ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവർക്ക് മറികടക്കാൻ വയ്യാത്തരിക്കും, ഇത് മുന്നിൽ നിൽക്കും. അപ്പോൾ പിന്നെ അതിനെ മറികടക്കുന്നതിനുള്ള ഒരേ ഒരു വഴി എന്താണ്? മായാവിയെ ആശ്രയിക്കുക. അതാണ് ഇനി മായ ഒരു വിഷയമല്ലാത്തവരുമുണ്ട്. അതാണ് അടുത്ത് പറയുന്നത്. നമാം ദുഷ്കൃതി നോ മൂഢ പ്രപദ്യന്തേ നരാധമാഹ മയയാപഹൃത ജ്ഞാനാ നാസുരം ഭാവം ആശ്രിതാഹ. യദി ത്വാം പ്രപന്ന മായാം ഏതാം തരന്തി കസ്മാത് ത്വാമേവ സർവേന പ്രപദ്യന്തി. ചോദിക്കുന്നു, ത്വാം പ്രപന്ന മായാം ഏതാം തരന്തി, നിന്നെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഈ മായയെ തരണം ചെയ്യാൻ കഴിയുമെന്നിരിക്കെ ത്വാമേവ സർവേന പ്രപദ്യന്തി, എന്തുകൊണ്ട് നിന്നെ തന്നെ ആശ്രയിക്കുന്നില്ല? സർവരും എന്തുകൊണ്ട് നിന്നെ തന്നെ ആശ്രയിക്കുന്നില്ല? ടീച്ചറേ പറയുന്നു, നമാം പരമേശ്വരം ദുഷ്കൃതിന പാപകാരണ മൂഢാഹ പ്രപദ്യന്തേ. ഒരിക്കലും പാപകാരികളായിരിക്കുന്ന മൂഢന്മാര്, പാപകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഒരിക്കലും ആ പരമേശ്വരനെ പ്രാപിക്കുന്നില്ല. അവരുടെ മനസ്സ് അതിന്, ആ ജീവന്മാരെ അതിന് അനുവദിക്കത്തില്ല. നരാധമാഹ നരാണാം മധ്യ അധമാഹ നികൃഷ്ടാഹത്തെ, അങ്ങനെയുള്ള നരാധമന്മാര് ീശ്വരനെ പ്രാപിക്കുന്നില്ല. തേച്ച മായ അപഹൃതജ്ഞാനാഹ, അവരുടെ വിവേകം മായയാൽ അപഹരിക്കപ്പെട്ടിരിക്കുന്നു. അവരീശ്വരനെ അംഗീകരിക്കുന്നില്ല, ഈശ്വരനെ ആശ്രയിക്കുന്നില്ല, ദുഷ്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ കഴിയുന്നു. സമ്മുഷിതജ്ഞാന, അവരുടെ ജ്ഞാനം നഷ്ടപ്പെട്ടിരിക്കുന്നു, മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ആസുരം ഭാവം ഹിംസ അനുദാതി ലക്ഷണം ആശ്രിത, ആസുരമായ ഭാവങ്ങളെ അവർ ആശ്രയിച്ചിരിക്കുന്നു. ഹിംസ അസത്യം തുടങ്ങിയ അസുരന്മാർ സ്വീകരിച്ചിരിക്കുന്ന ഭാവങ്ങളെ അവർ ആശ്രയിച്ചിരിക്കുന്നു. അതാണ് ഇനി പറയും ആസുരഭാവത്തെ കുറിച്ച് വിശദമായി. ദേവീഭാവവും ആസുരഭാവവും വിശദമായിട്ടിനി ചർച്ച ചെയ്യും. ഇവിടെ സൂചിപ്പിക്കുകയാണ്, കാരണം ജീവൻ ഈശ്വര സൃഷ്ടിയാണ്. ആ ജീവന്മാരെല്ലാം എന്തുകൊണ്ട് ഈശ്വരോന്മുഖമാകുന്നില്ല? അവരുടെ മനസ്സ് അതിന് സമാധാനമാണ് ഇവിടെ പറഞ്ഞത്. എന്തുകൊണ്ടവര് ഈശ്വരഭാവത്തെ പ്രാപിക്കുന്നില്ല? കാരണം അവരുടെ ദുഷ്കൃതികൾ, അവരുടെ പാപാചാരം അവരെ ആ ദൈവീ സമ്പത്തിൽ നിന്ന് സമ്പത്ത് കൊണ്ട് സമ്പന്നന്മാരായിരിക്കുന്നു. എന്താണ് അവരുടെ സമ്പത്ത്? ഹിംസ അനുദം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. ഇനി അതുകൊണ്ട് ഒരിക്കലും അവർക്ക് ഈശ്വരഭാവത്തെ പ്രാപിക്കാൻ കഴിയുന്നില്ല. അതും ഈ മായയുടെ കാര്യം തന്നെയാണ്. അവർക്ക് മായ ഒരു വിഷയം തന്നെ ആയിരിക്കുന്നില്ല. കാരണം മായയെ ഒരിക്കലും മായയായി തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് അതിനും ആശ്ചര്യമില്ല. എന്തുകൊണ്ട് അവർ ഈശ്വരനെ നേരെ തിരിയുന്നില്ല എന്നുള്ള കാര്യത്തിലും ഈശ്വരന് അതിശയമൊന്നുമില്ല. മൂഢഹ മൂഢന്മാര്, നരാധമാഹ നരാധമന്മാര്, മായയെ അപഹൃതജ്ഞാനാഹ മായയാൽ അപഹൃതമായ വിവേകത്തോടുകൂടിയവർ, ആസുരം ഭാവമാശ്രിതാഹ ആസുരമായ ഭാവത്തെ സ്വഭാവത്തെ പ്രാപിച്ചിരിക്കുന്നവർ, ദുഷ്കൃതിനഹ ദുഷ്കർമ്മങ്ങളിൽ തന്നെ മുഴുകിയിരിക്കുന്നവർ, നമാം പ്രപദ്യന്തേ അവരിൽ ഒരിക്കലും ഈശ്വരപ്രപത്തി ഈശ്വരോന്മുഖത ഒരിക്കലും ഉണ്ടാകത്തില്ല. അത് അങ്ങോട്ട് തിരിയാത്ത ഒരു കൂട്ടരെ കുറിച്ച് പറഞ്ഞു. ഇനി സാധാരണ മനുഷ്യരിൽ തന്നെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നവരെ കുറിച്ച് അടുത്ത് പറയും. നമാം ദുഷ്കൃതി നോ മൂഢ പ്രപദ്യന്തേ നരാധമാഹ മായയാപഹൃതജ്ഞാന അസുരം ഭാവം ആശ്രിതാഹ ചതുർവിധാ ഭജന്തേ മാം ജനാ സുഹൃതിൻ അർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീജ ഭരതഷഭ ഏ പുനർ നരോത്തമാഹ പുണ്യകർമാണ. ഒരു കൂട്ടർ ആദ്യം പറഞ്ഞു ആ മായയുടെ ശക്തി, അത് ഒരു സാധകനെ മുന്നോട്ട് പോകാൻ അനുവദിക്കത്തില്ല, വിഘ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും, വഴിതിരിച്ചുകൊണ്ടിരിക്കും. അതിനുള്ള പരിഹാരവും നിർദ്ദേശിച്ചു, ഈശ്വരനെ തന്നെ ശരണം പ്രാപിക്കുക. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, അവർ മായയെ അറിയുന്നില്ല, അവരെ സംബന്ധിച്ച് ഈശ്വരൻ ഇല്ല, അവരീശ്വരനെ ആശ്രയിക്കാൻ ശ്രമിക്കുന്നേയില്ല. ഇനി ഈശ്വരനെ ഭജിക്കുന്നവരുണ്ട്, ഏ പുനർ നരോത്തമാഹ അവർ നരോത്തമന്മാരാണ് ശ്രേഷ്ഠന്മാരാണ്. എങ്ങനെ? പുണ്യകർമാണ പുണ്യം ചെയ്തവർ, നേരത്തെ പറഞ്ഞുള്ള ദുഷ്കൃതികൾ അതിൽ നിന്ന് ഭിന്നരായിട്ടുള്ളവർ സത്കർമ്മികൾ, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവർ, ഈശ്വരനെ ഭജിക്കുന്നവർ. ചതുർവിധ നാല് തരത്തിലുണ്ട്. ചതുഷ്പ്രകാര ഭജന്തേ സേവന്തേ മാം ജനാഹ സുകൃതിനഹ പുണ്യശാലികൾ പുണ്യകർമാണോ ഹേ അർജുന. ആരൊക്കെയാണത്? ആർത്തഹ ആർത്തി പരിഗ്രഹീത തസ്കര വ്യാഘ്ര ഉരകാദിന അഭിഭൂത ആപന്ന ആർത്തി പരിഗ്രഹീതരായവർ, ദുഃഖ വന്നുചേർന്നവർ, ലൗകികമായ നിമിത്തങ്ങൾ കൊണ്ട് തസ്കരം വ്യാഘ്രം രോഗം തുടങ്ങിയവ കൊണ്ട് അഭിഭൂതരായവർ, അങ്ങനെ അഭിഭൂതരായ പുണ്യശാലികൾ, ജിജ്ഞാസു ഭഗവത് തത്വം ജ്ഞാതം ഇച്ഛതി ഈശ്വര തത്വത്തെ അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട്, അർത്ഥാർത്ഥി ധനകാമികൾ, ജ്ഞാനി വിഷ്ണുഹു തത്വവീച്ച ഹേ ഭരതഷഭ. ഇങ്ങനെ നാല് കൂട്ടരുണ്ട്. ഇവർ പുണ്യശാലികളാണെന്നും പറയുന്നു. ആർത്ഥന്മാര് ജിജ്ഞാസുക്കൾ, അർത്ഥാർത്ഥികൾ ജ്ഞാനി. ആർത്ഥന്മാര് ജിജ്ഞാസുകൾ, അർത്ഥാർത്ഥി ജ്ഞാനി എന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ കാര്യം എളുപ്പമാണ്, നമുക്ക് ഇതിലെവിടെയെങ്കിലും കയറി പറ്റാമായിരുന്നു. പക്ഷെ ഒന്നുകൂടി പറഞ്ഞിരിക്കുന്ന എന്താണ്? സുകൃതിന സുകൃതികളൂടി ആയിരിക്കണം, പുണ്യശാലികളൂടി ആയിരിക്കണം. എല്ലാവരും ഇത് കയറി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എന്തുകൊണ്ട്? പ്രാർത്ഥനായാലും ജിജ്ഞാസായാലും, ജിജ്ഞാസവും ജ്ഞാനിയും പോകട്ടെ, അത് വേറെ മറ്റു രണ്ടു കൂട്ടരാണ് ആർത്ഥനും അർത്ഥാർത്ഥിയും. ആർത്ഥനും അർത്ഥാർത്ഥിയും സുകൃതികളും കൂടെ ആയിരിക്കണമെന്നാണ്. സുകൃതികളെന്ന് പറഞ്ഞാൽ ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്യാത്തവർ. അപ്പൊ ദുഷ്കർമ്മങ്ങൾ ചെയ്യുകയും ആർത്ഥനും ജിജ്ഞാസുമായിരിക്കുകയും ചെയ്താൽ അവരെ ഈ കൂട്ടത്തിൽ പെടുത്തത്തില്ല, അവരുടെ ഭക്തന്മാരായി പരിഗണിക്കത്തില്ല. ആർത്ഥഭക്തി, അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് എന്താണ്? വളരെ പ്രസിദ്ധമായി പറയുന്നത് ദ്രൗപദിയുടെ ഭക്തി. ഇപ്പോൾ കൗരവസഭയിൽ ആക്ഷേപിച്ചപ്പോൾ ദ്രൗപദി എന്ത് ചെയ്തു? അവിടെ ആർത്തയായി ഭഗവാനെ വിളിച്ചു, വിലപിച്ചു. അതാണ് ആർത്ഥഭക്തിക്ക് സാധന പറയുന്ന ഉദാഹരണം. അപ്പോൾ ദ്രൗപദി അല്ലാതെ തന്നെ ഭക്തയാണ്, ഉത്തമയായ ഭക്തയാണ്. പക്ഷേ ആ സന്ദർഭത്തിൽ, ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഭഗവാനെ പ്രാപിച്ചതെങ്ങനെ? ദുഃഖത്തിലൂടെയാണ്. അപ്പൊ അവിടെ ആർത്തയായി നിലവിളിച്ചപ്പോൾ എന്ത് ചെയ്തു? ഭഗവാൻ പ്രത്യക്ഷനായി, ഭഗവാന്റെ വിഭൂതികൾ അവിടെ പ്രത്യക്ഷമായി. ദ്രൗപദിയെ ആർത്തിയിൽ നിന്ന് രക്ഷിച്ചു, ദ്രൗപദിക്ക് ആർത്തി ശാന്തി വരുത്തി. ആ നിലയിലെത്തിയാലേ നമ്മൾ ആ പട്ടികയിൽ പെടത്തുള്ളൂ. അല്ലാതെ എന്തുകൊണ്ടത് ദ്രൗപദിക്ക് കഴിഞ്ഞു? കാരണം ദ്രൗപദി സുഹൃതി കൂടിയായിരുന്നു. ഗുരുവൻ ദുഷ്കൃതിയാണ്, ആർത്തനുമാണെങ്കിൽ ഈ പട്ടികയിൽ പെടത്തില്ല. അവരെ നമുക്ക് ഭക്തനെന്ന് വിളിക്കാം, പക്ഷെ ഇവിടെ പറയുന്ന പുണ്യശാലിയായ ഭക്തനാകത്തില്ല. അതാകണമെങ്കിൽ ദ്രൗപദിയെ പോലെ ആവണം, ആ ഭാവം വരണം, പുണ്യവും ഭക്തിയും ഒരുമിക്കണം. അത് ദുഃഖത്തിന്റെ ഒരു സന്ദർഭത്തിൽ. അതിന്റെ ലക്ഷണം എന്താണ്? അങ്ങനെയുള്ള ഭക്തന് ഭഗവാൻ അവിടെ പ്രകടമാകുന്നു, അതാണ്. അല്ലാതെ എത്രയോ ആർത്ഥന്മാരുണ്ട്, എത്രയോ ആർത്ഥന്മാരുടെ ഭക്തന്മാരുമുണ്ട്, പക്ഷെ ഭഗവാൻ അവരെ കൈക്കൊള്ളാറില്ല. എന്തുകൊണ്ട്? അവർ നേരത്തെ പെടുന്ന പട്ടികയിലാണ്. ദുഷ്കൃതിനോ മൂഢാഹ, ദുഷ്കൃതികളും മൂഢന്മാരുമായിരുന്നു, ഭക്തന്മാരുമായിരിക്കുന്നു. അവരെ ഭഗവൻ ഭക്തനായി ഗണിച്ചിട്ടേ ഈ ഗ്രൂപ്പിലൊന്നും അവർ പെടത്തില്ല. ദ്രൗപദി പോലെ ആവണം, എന്നാലേ പറ്റൂ. ഇനി അർത്ഥാർത്ഥിയായാലോ? ധനകാമന്മാര് അവിടെയും രക്ഷയില്ല. അതിനുദാഹരണമായി പറയുന്നവരാണ് വിഭീഷണനും സുഗ്രീവനും മറ്റുമൊക്കെയാണ്. വിഭീഷണനും സുഗ്രീവനും രണ്ടുപേരും ഭഗവാനെ ആശ്രയിച്ചത് അർത്ഥാർത്ഥികളായിട്ടാണ്. രണ്ടുപേർക്ക് രാജ്യം വേണമായിരുന്നു, ഭാര്യ വേണമായിരുന്നു, അങ്ങനെ പല ആവശ്യങ്ങളും ഉണ്ടായിരുന്നു. അർത്ഥകാമികളായിട്ടാണ് ഭഗവാനെ സമീപിച്ചതെങ്കിലും അവരർത്ഥകാമത്തിൽ നിൽക്കാതെ അവരുത്തമ ഭക്തന്മാരായി. അപ്പോൾ അർത്ഥകാമത്തിൽ നിന്നുകൊണ്ട് ഒരാൾക്ക് ഉത്തമ ഭക്തനാകാൻ പറ്റത്തില്ല. അപ്പോൾ സാധാരണ അർത്ഥാർത്ഥികൾ അവർ അർത്ഥകാമങ്ങളിൽ തന്നെ നിൽക്കുകയാണ്, അതിനപ്പുറം പോകുന്നില്ല. ഉത്തമ ഭക്തന്മാരെന്ന് ഭാവിക്കുകയും ചെയ്തു. അപ്പോൾ അക്കൂട്ടർക്കും ഈ പട്ടികയിൽ കടക്കാൻ പ്രയാസമാണ്. പിന്നെ ജിജ്ഞാസു എന്നുള്ള ലേബലിൽ നമുക്കങ്ങോട്ട് കടക്കാമെന്ന് നോക്കാൻ പറ്റത്തില്ല. അവിടെ വന്നിരിക്കുന്ന ആരാണ്? ഉദ്ധവരും അക്രൂരനും മറ്റുമൊക്കെയാണ്. അവരാണ് ജിജ്ഞാസുക്കളായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്, സുഹൃതികൾ. അവർ ഭഗവാന്റെ സഹവാസികളായതെങ്ങനെ? യഥാർത്ഥ ജിജ്ഞാസുക്കളായിട്ടാണ്, ഭഗവത് സ്വരൂപത്തെ അറിയാൻ വേണ്ടിയിട്ടാണ്. അവരോടെന്ത് ചെയ്യുന്നു? ഭഗവാൻ നേരിട്ട് തന്നെ ഉപദേശിക്കുന്നു. അർത്ഥാർത്ഥിക്ക് ഭഗവാൻ ഭക്തിയെ കൊടുത്തു, നേരിട്ട് തന്നെ അവർക്ക് അർത്ഥകാമങ്ങളെയും കൊടുക്കും. അതാണ് വിഭീഷണനും സുഗ്രീവനും ഒക്കെ എന്താണ് അർത്ഥകാമങ്ങൾ ലഭിച്ചു. അതങ്ങനെ ഭഗവാൻ നേരിട്ടാ കൊടുത്തു, വേറെ അവിടെ ഇടനിലക്കാരൊന്നുമില്ലായിരുന്നു, അവർക്ക് വേണ്ടി നേടിക്കൊടുത്തു. ജിജ്ഞാസുവിനാണെങ്കിലോ ഭഗവാൻ നേരിട്ട് ഉപദേശിക്കുന്നു. എന്തുകൊണ്ട്? പുണ്യശാലി ആയതുകൊണ്ട്. അതാണ് നമ്മൾ കാണുന്നത് ഭാഗവതത്തിൽ. ഏകാദശം മറ്റു നോക്കുക, അവിടെ എന്ത് ചെയ്യുന്നു? ഉദ്ധവർക്ക് ഭഗവാൻ നേരിട്ട് ഉപദേശിക്കുക. എന്തുകൊണ്ട്? സുകൃതി ആയതുകൊണ്ട്. അപ്പോ ഭഗവാൻ നേരിട്ട് ഉപദേശിച്ചാലേ ഇവിടെ ജിജ്ഞാസു ഭക്തനാകത്തുള്ളൂ. ഇനി അവസാനം നമുക്കൊരു രക്ഷയില്ലാത്തതാണ് ജ്ഞാനി വിഷ്ണു തത്വവിത്ത്. അതിനാരെയാണ് ഉദാഹരണമായി പറയുന്നത്? ശിവബ്രഹ്മർഷി. ഭാഗവതം ഭക്തിമയമായി ഉപദേശിച്ച ശിവബ്രഹ്മർഷിയാണ് ജ്ഞാനിക്ക് ഉദാഹരണം. പിന്നെ അങ്ങോട്ട് നമുക്ക് അടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ഇനി നമ്മുടെ സ്ഥാനം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ആർത്തനാണോ, ജിജ്ഞാസുവിലാണോ, അർത്ഥാർത്ഥിയിലാണോ, ജ്ഞാനിയുടെ പട്ടികയിലാണോ, എവിടെയാണ് പെടുത്താമെന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള സുകൃതികൾ ചതുർവിധ ഈ നാല് തരത്തിലുണ്ട്. അവരും ഭജിക്കുന്നു. അപ്പൊ ബാക്കിയുള്ളവരൊക്കെയോ? അല്ലാതെ ഒരുപാട് പേര് ഭജിക്കുന്നുണ്ടല്ലോ. അവരൊക്കെ ഏത് ഗ്രൂപ്പിൽപ്പെടും? അവരൊക്കെ വ്യാജഭക്തന്മാർ എന്നേ പറയാൻ പറ്റും. ഭക്തന്മാരും ജ്ഞാനികളും യോഗികളുമെല്ലാം എനിക്ക് ശത്രുക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടുകൂടി അതെല്ലാം പൂർത്തിയാകും. അപ്പോ ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണ്? അർത്ഥനായും ജിജ്ഞാസുവായും അർത്ഥാർത്ഥിയായും ജ്ഞാനിയായും ഇങ്ങനെ ചതുർവിധത്തിൽ ഭഗവാനെ ഭജിക്കുന്നു. അപ്പൊ ചിലർക്ക് ഇതിൽ ഒരു കാര്യത്തിൽ സംശയം വരും. അർത്ഥൻ ജിജ്ഞാസു അർത്ഥാർത്ഥി നമ്മൾ സാധാരണ ലോകത്ത് കാണാറുണ്ട്. ഒരു ഈശ്വരനെ ആശ്രയിക്കുന്നു. അപ്പോ ഈ ഭക്തിയൊന്നും ഭക്തിയല്ലേ? ഇതും ഭക്തി തന്നെയാണ്. പക്ഷേ ആ ഭക്തിയൊന്നും മുക്തിക്ക് ഉപകരിക്കുന്നതല്ല. അതുകൊണ്ടാണ് അതിനിവിടെ ആ കൂട്ടത്തിൽ പെടുത്താത്തത്. ഇവിടെ പറയുന്ന ഭക്തി എന്ന് പറയുന്നത് മുക്തിക്ക് ഉപകരിക്കുന്ന ഭക്തിയാണ്. അതാണ് ദ്രൗപദിയിലും വിഭീഷണനും അക്രൂരനും ശിവനും എല്ലാം കാണുന്ന ഭക്തി. മറ്റ് സാധാരണ കാണുന്ന ഭക്തി അതും ഭക്തി തന്നെയാണ്. ഈശ്വരനെ സ്മരിച്ചാൽ അത് ഭക്തിയായി. പക്ഷേ അർത്ഥകാമന്മാരുടെ ആ ഭക്തി എന്താണ്? കേവലം അർത്ഥകാമങ്ങളിൽ മാത്രം ഒടുക്കുന്നു. അതൊന്നും പരമ പുരുഷാർത്ഥത്തെ അവർ ആഗ്രഹിക്കുന്നില്ല. പരമപുരുഷാർത്ഥത്തെ അതുകൊണ്ട് അവര് ഇനി അനേക ജന്മങ്ങളിലൂടെ ചിലപ്പോൾ നേടിയെന്നിരിക്കാം. പക്ഷെ തൽക്കാലം അവർ അത് ആഗ്രഹിക്കുന്നില്ല. ഭക്തി മറ്റു പലതിനും വേണ്ടിയിട്ടുള്ള ഭക്തിയാണ്. പക്ഷെ ഇവിടെയുള്ള ആർത്തനും അർത്ഥാർത്ഥിയും ഒന്നും അങ്ങനെയുള്ളവരല്ല. അവരെല്ലാം പരമപുരുഷാർത്ഥത്തിൽ തന്നെയാണ് ആഗ്രഹിച്ചത്. പക്ഷെ അവരുടെ ആർത്തിയിൽ എന്താണ്? ആർത്തത്രാണപരായണനായി ഭഗവാൻ അവർക്ക് പ്രത്യക്ഷനായി. എന്തുകൊണ്ടവിടെ അത് ആർത്തി കൊണ്ടല്ല. ആർത്തി എല്ലാവർക്കും ദുഃഖം, സർവപ്രാണികൾ സഹജമാണ്. ദുഃഖം കൊണ്ട് മനുഷ്യൻ ഈശ്വരനെ സ്മരിക്കാറുമുണ്ട്. പക്ഷേ ഭഗവാൻ പ്രത്യക്ഷപ്പെടുത്തക്ക തരത്തിൽ അവർ പുണ്യം ചെയ്തിട്ടില്ല. സുകൃതികളല്ല ഇവിടെ പുരുഷാർത്ഥത്തിന് ഉപകരിക്കുന്നുണ്ട്. മറിച്ച് ചിന്തിച്ചാലോ, സമൂഹത്തിൽ ഭൂരിപക്ഷവും ഭക്തന്മാരാണ്. പക്ഷെ അർത്ഥകാമന്മാരായിരുന്നുകൊണ്ട് അവരുടെ ആർത്തിക്ക് ശമനം വരുത്താൻ ശ്രമിച്ചാൽ അത് ഭഗവാനിലൂടെ അത് സാധ്യമല്ല. ആത്യന്തികമായിട്ട് താത്കാലികമായ പരിഹാരങ്ങളെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് ഈ പറയുന്ന കാര്യം വളരെ ലാഘവമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റിയ കാര്യമില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ വ്യാഖ്യാതാക്കൾ, വ്യാഖ്യാതാക്കൾ എന്ന് പറയുമ്പോൾ നല്ല വിവരമുള്ള വ്യാഖ്യാതാക്കളെല്ലാം ആ തലത്തിലാണ് ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇത് ഉയർന്ന തരത്തിലുള്ള ഭക്തന്മാരെ ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നത്. അല്ലാതെ ലൗകിക ഭക്തി ഉദ്ദേശിച്ചിട്ടല്ല. അങ്ങനെ നാല് തരത്തിൽ എന്നെ ഭജിക്കുന്നു. ബാക്കിയുള്ളവരൊന്നും വാസ്തവത്തിൽ ഭഗവാനെ ഭജിക്കുന്നുമില്ല. ഒരാൾക്കൊരു ദുഃഖം വരുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ, അത് ഭഗവാനെ സ്മരിക്കുന്നു, ആ ദുഃഖം മാറുന്നു. എന്നിട്ടയാൾ അമ്പലത്തിൽ പോയി കൊടിമരത്തിന് സ്വർണം പൂശുന്നു. അയാളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അർത്ഥാർത്ഥി എന്ന്. ഒരിക്കലുമല്ല, അവരെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. എന്താണ് ദുഷ്കൃതിനഹ നരാധമാഹ എന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം അവർ ഒരിക്കലും ഭഗവാന് വേണ്ടി ഭഗവാനെ ആശ്രയിച്ചിട്ടില്ല. ദ്രൗപദി മറ്റും അങ്ങനെയല്ല. ആ ദുഃഖത്തിന്റെ സന്ദർഭത്തിലാണെങ്കിലും അവിടെ അവർ ഭഗവാന് വേണ്ടി തന്നെ ഭഗവാനെ ആശ്രയിച്ചിരുന്നവരാണ്. ഒരു സന്ദർഭത്തിലല്ല, പല സന്ദർഭങ്ങളിലും അവർക്ക് ഭഗവാൻ പ്രത്യക്ഷനായി ദുഃഖം നിവർത്തി വരുത്തിയിട്ടുണ്ട്. അത് വേറെ സന്ദർഭമാണ്. അവർക്കെല്ലാവർക്കും അങ്ങനെയുള്ള യഥാർത്ഥ ഭക്തി, അവരെയാണ് ഇവിടെ നാലായി തിരിച്ചിരിക്കുന്നത്. അർത്ഥൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി എന്നിങ്ങനെ. അതിൽ തന്നെ ശ്രേഷ്ഠനായിരിക്കുന്ന ആരാണെന്നാണ് അടുത്ത് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ ലാഘവമായി ഇതിനെ വ്യാഖ്യാനിച്ചു കളയാൻ പാടില്ല. അങ്ങനെ ആചാര്യന്മാരൊന്നും വ്യാഖ്യാനിച്ചിട്ടുമില്ല. പക്ഷെ ഇന്നത്തെ പുതിയ വ്യാഖ്യാതാക്കൾ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ മറ്റുള്ള ഭക്തിയെ നിരുത്സാഹപ്പെടുത്തുകയല്ല, ദുഃഖത്തിൽ ഈശ്വരനെ സ്മരിക്കുന്നത് നല്ലതാണ്, പക്ഷെ അവരെയൊന്നും സുഹൃതികളായ ഭക്തന്മാർ എന്ന് പറയാൻ പറ്റത്തില്ല എന്നേ പറയുന്നത്. ആ സുഹൃത്തിത്വം കൂടെ വരണമെങ്കിൽ, കാരണം എന്ത് ചെയ്യുന്നു, മറ്റു ഭക്തന്മാർ ഈശ്വരനെ സ്മരിക്കുകയും വീണ്ടും അവർ ദുഷ്കൃതികളിൽ തന്നെ മുഴുകുകയും ചെയ്യുകയാണ്. പിന്നെ എങ്ങനെ അവർ പട്ടികയിൽപ്പെടും? അമ്പലത്തിൽ പോയി ഗുരുവായൂരപ്പനെയും അയ്യപ്പനെയൊക്കെ തൊഴുകയും വീണ്ടും ദുഷ്കർമ്മങ്ങളെ മുഴുകുകയും ചെയ്യുന്നവരെ അല്ല ഇവിടെ പറയുന്നു ആർത്തനെന്നും അർത്ഥാർത്ഥിയെന്നും. അവരാർത്ഥന്മാരും അർത്ഥാർത്ഥിയുമാണ്, പക്ഷെ സുഹൃതികളല്ല. അതുകൊണ്ട് ഇത് ശരിക്കും എന്താണ്, ആ സാധവന്മാരെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രേഷ്ഠന്മാരായ സാധവന്മാർ അവരാണ് ഈ നാല് തരത്തിൽ നിൽക്കുന്നത്. അവർക്കും കർമ്മവാസനകളുണ്ട്, പ്രാരബ്ധവാസനകളുണ്ട്. ചില സന്ദർഭങ്ങളിൽ അർത്ഥകാമങ്ങളിൽ താല്പര്യമുണ്ടായെന്ന് വരാം, പക്ഷെ അത് ആത്യന്തികമല്ല. ഭഗവാൻ എന്ത് ചെയ്യുന്നു, ആ കാമനകളെയും നശിപ്പിച്ച് അവർക്ക് മുക്തിയെ നൽകുന്നു. അതാണ് ഈ ഉദാഹരണങ്ങളെല്ലാം നമ്മൾ കാണുന്നത്. അർജുനാദിയോ അർജുന, സുഹൃദിനഹ ജനാഹ, സുഹൃതികളായ ജനങ്ങൾ, പുണ്യവാന്മാരായ ജനങ്ങൾ, ചതുർവിധാഹ മാം ഭജന്തി, നാല് പ്രകാരത്തിലുള്ള ജനങ്ങൾ നാല് തരത്തിൽ, എങ്ങനെ, ആർത്തഹ ആർത്തനായി, ജിജ്ഞാസു ജിജ്ഞാസുവായി, അർത്ഥാർത്ഥി അർത്ഥാർത്ഥിയായി, ജ്ഞാനി ജ്ഞാനിയായും മാം ഭജന്തി എന്നെ ഭജിക്കുന്നു. അവരെല്ലാം മുക്തരായി തീരുകയും ചെയ്യുന്നു ഈ പറയുന്നവരെല്ലാം. സാധാരണ ഭക്തന്മാർക്ക്, സൂറമില്ലാത്ത ഭക്തന്മാർക്ക് മുക്തി ക്ഷിപ്രസാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ ഉയർന്ന തലത്തിലുള്ള ഭക്തന്മാരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ പറയുന്നത്. ചതുർവിധ ഭജന്തേ മാം ജനാ സുഹൃതിനോർജുന ആർത്ഥോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ. തേഷാം ജ്ഞാനീ നിത്യയുക്ത ഏക ഭക്തിർവിശിഷ്യതേ പ്രിയോ ഹി ജ്ഞാനിനോത്യർത്ഥം അഹം സ ച മമ പ്രിയഃ. തേഷാം ചതുർണാം മധ്യേ ഈ നാല് കൂട്ടരിൽ ജ്ഞാനി തത്വവിത്വാം നിത്യയുക്തോ ഭവതി. ആ ജ്ഞാനി തത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞു, ഈശ്വര തത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞു. നിത്യയുക്തനുമായിരിക്കുന്നു. ആണ് ജിജ്ഞാസവും ജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസം. ജിജ്ഞാസവും ഏകദേശം തത്വത്തെ ഗ്രഹിച്ചു. ഏകദേശം യുക്തനുമാണ്, പക്ഷെ നിത്യയുക്തനല്ല. നിത്യയുക്തനായിരിക്കാൻ പറ്റുന്നില്ല. കാരണം ആ ജിജ്ഞാസുവിനും വീണ്ടും യത്നം ആവശ്യമാണ്, പോരായ്മകളുണ്ട്. യോഗത്തെ കാംക്ഷിക്കുന്നുണ്ടെങ്കിലും യോഗത്തിൽ സ്ഥിരത, സ്ഥിരപ്രതിഷ്ഠ നേടാനൊന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ജ്ഞാനിയുടെ പ്രത്യേകതയാണ് നിത്യയുക്തതയും, പിന്നെന്താണ് ഏകഭക്തിഷ്ഠ, ഏകഭക്തനുമാണ്. ഏകഭക്തി, ഈശ്വരൻ ഏകനെ തന്നെ ഭജിക്കുന്നവൻ, മറ്റൊന്നിനെയും ഭജിക്കാത്തവൻ. അന്യസ്യ ഭജനീയസ്യ ദർശന. ജ്ഞാനിക്കൊരു ദർശനമേ ഉള്ളൂ, എന്താണ് ഈശ്വര ദർശനം. അപ്പൊ ജ്ഞാനിക്ക് ഭജനീയമായി ഒന്നേ ഉള്ളൂ, ഈശ്വരൻ മാത്രം. അതുകൊണ്ട് തന്നെ ഏകഭക്തി എന്ന് പറയുന്നു. അതാണ് നമ്മൾ പല സന്ദർഭങ്ങളിലും ചർച്ച ചെയ്തിട്ടുള്ളത്. എന്താണോ പരമാർത്ഥത്തിൽ ജ്ഞാനിയെന്നും ഭക്തനെന്നും പറയുന്നത് രണ്ടല്ല. ഭക്തിയില്ലാത്ത ജ്ഞാനം അത് ജ്ഞാനമല്ല. വിവേകമില്ലാത്ത ഭക്തി മൂഢഭക്തിയാണ്. അതുകൊണ്ട് ഇവിടെ രണ്ടിനെയും ഒന്നായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ജ്ഞാനി ഏകഭക്തി, ജ്ഞാനിയാണ് ഏകഭക്തൻ, രണ്ടും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് പറയുന്നു ആ നിത്യയുക്തനായിരിക്കുന്ന ഏകഭക്തനായിരിക്കുന്ന ആ തത്വത്തിൽ പ്രതിഷ്ഠിതനായിരിക്കുന്നവൻ, അതാണ് നിത്യയുക്തൻ. അങ്ങനെ ഇരിക്കുന്ന സേകഭക്തർ വിശിഷ്യതേ, അത് അതിദുർലഭമാണ്, അത്യപൂർവമാണ്. അതുകൊണ്ടാണ് അതിന്റെ വിശേഷത പറയുന്നത്. വിശേഷം ആധിക്യം അവദ്യതേ, കാരണം അവിടെ പിന്നെ മറ്റൊന്ന് ശേഷിക്കുന്നില്ല. അതുകൊണ്ടാണ് അതിനെ എടുത്തു പറയുന്നത്. ജിജ്ഞാസുവിലാണെങ്കിലും എന്തുണ്ട്, ഈ പറയുന്ന നിത്യയുക്തതയും മറ്റ് ശേഷിക്കുന്നുണ്ട്. ജിജ്ഞാസുവിനും പലതും ചെയ്തു തീർക്കാനുണ്ട്. ആരൂഢമാണ്, ആരൂഢനാണ്. ഇവിടെ ജ്ഞാനിയാണെങ്കിലും ആരൂഢനാണ്, ഏകഭക്തനാണ്. ആദിക്കും അബദ്ധ്യതേ അതിരിച്ചതേ, അത് വളരെ വിശിഷ്ടമാണ്. അതാണ് ജ്ഞാനിയുടെ ഭക്തന്റെ അവസ്ഥ എന്ന് പറയുന്നത്. പ്രിയോ ഹി യസ്മാദ് അഹം ആത്മാ ജ്ഞാനിനോ അതഹ തസ്യഹം അത്യർത്ഥം പ്രിയഹ. ജ്ഞാനിനഹ അഹോ ഹി യസ്മാദ് അഹം ആത്മാ ജ്ഞാനിനഹ, ജ്ഞാനിക്ക് ഞാൻ പ്രിയനായിരിക്കുന്നു. എന്തുകൊണ്ട്? അഹം ആത്മാ, ഞാൻ അവന്റെ സ്വരൂപമായി തന്നെ ഇരിക്കുന്നു. ഹൃദേശി അർജുന തിഷ്ഠതി, ഞാൻ ഹൃദേശത്തിൽ ഹൃദയസ്ഥനായിരിക്കുന്നു ജ്ഞാനിക്ക്, അതുകൊണ്ട് അത്യർത്ഥം പ്രിയനായിരിക്കുന്നു ജ്ഞാനിക്ക്. പ്രസിദ്ധം ഹി ലോകെ ആത്മാ പ്രിയോ ഭവതി, അത് സർവർക്കും അനുഭവസിദ്ധമായ കാര്യമാണ്. തനിക്ക് ഏറ്റവും പ്രിയങ്കരനായിരിക്കുന്നത് താൻ തന്നെയാണ്, തനിക്ക് വേണ്ടിയാണ് മറ്റെല്ലാം. ആ താനായിരിക്കുന്നത് ഈശ്വരനാണെങ്കിൽ ഈശ്വരൻ തന്നെയാണ് ജ്ഞാനിക്ക് പ്രിയങ്കരനായിരിക്കുന്നത്. അത് പ്രിയം ആയിരിക്കുന്നത് കൊണ്ടാണ് അതിനെ ഭജിക്കുന്നത്, പ്രിയമായതിനെ ഭജിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഏകഭക്തി, അതിനെ തന്നെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പം ജ്ഞാനിയായിക്കഴിഞ്ഞാലും പിന്നെന്താ ഒരു ഭക്തി എന്ന് ചിലർ ചിന്തിക്കും. ജ്ഞാനിക്കുണ്ടോ ഭക്തി എന്ന് പറഞ്ഞാൽ, അവിടെ ജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താണോ, ജ്ഞാനമുള്ളവനാണ് ജ്ഞാനി എന്ന് പറയുന്നത്. ആ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ഭക്തി തന്നെയാണ്. അത് രണ്ടും രണ്ടല്ല. എന്തുകൊണ്ട് രണ്ടല്ല? രണ്ടിടത്തും എന്താണ്? ഈശ്വര ഭജനമാണ്. ഈശ്വര ഭജനം തന്നെയാണ് ഈശ്വര ബോധം. മറ്റൊന്നിനെയും ഭജിക്കാനില്ല ഈശ്വരനല്ലാതെ. അത് തന്നെയാണ് ഈശ്വര ദർശനം. അതൊന്നും വ്യത്യാസമില്ല. അത് അല്പബുദ്ധികളാണ് അവർ വഴക്കടിക്കുന്നത്, അത് വേറെയാണ് ഇത് വേറെയാണെന്ന് പറയുന്നു. അതുകൊണ്ടിവിടെ പറയുന്നു എന്താണ്? ആ ഏകഭക്തിയും ജ്ഞാനിയും അത് ഒന്ന് തന്നെ. തസ്മാത് ജ്ഞാനിന ആത്മത്വാ വാസുദേവ പ്രിയോ ഭവതി. അതുകൊണ്ട് ജ്ഞാനികളെ സംബന്ധിച്ച് എന്താണ് അവർ തിരിച്ചറിയുന്നു? അതാണ് വിവേകം. സർവവ്യാപിയായിരിക്കുന്ന ഈശ്വരനെ ആത്മസ്ഥനായി കാണുന്നു, ആത്മനിഷ്ഠമായി കാണുന്നു, അതുകൊണ്ട് പ്രിയനായിരിക്കുന്നു. ജ്ഞാനി മമ വാസുദേവസ്യ ആത്മീയവേദി മമ അത്യർത്ഥം പ്രിയ. അജ്ഞാനിയോ? അജ്ഞാനിയോ എന്താണ് പറയുന്നില്ലേ? ആ ഭക്തൻ സായുജ്യത്തെ പ്രാപിച്ചവനാണെന്ന് പറയുന്നു, ഭഗവാനോട് ചേർന്നവനാണെന്ന് പറയുന്നു. ദ്വൈതിയുടെ ഭാഷയിലായ ഭഗവാനിൽ വിലയം പ്രാപിച്ചവനാണെന്ന് പറയുന്നു. പറയുന്നു മമ വാസുദേവസ്യ ആത്മയേവ, അവൻ ഞാൻ തന്നെ, അവൻ എന്റെ സ്വരൂപം തന്നെ, ഞാൻ അവൻ തന്നെ. അത്യർത്ഥം പ്രിയ, എനിക്ക് അവൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്ന് വെച്ചാൽ, ഇവിടെ ഭഗവാൻ ആ ഭക്തനെ ഭജിക്കുന്നു, ഭക്തൻ തിരിച്ച് ഭഗവാനെയും ഭജിക്കുന്നു എന്നാ പറയുന്നതിന്റെ താല്പര്യം. രണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്? അവിടെ സായുജ്യത്തെ പ്രാപിച്ചെന്ന് പറഞ്ഞാൽ പിന്നെന്താ വ്യത്യാസം? അതുകൊണ്ട് ഞാൻ നിത്യവ്യക്തനാണ്, ഏകഭക്തൻ ആണ്. അപ്പൊ ഈ ജ്ഞാനവും ഭക്തിയും തമ്മിലുള്ള ഒരു അകൽച്ച, ചെറിയ അകൽച്ചയല്ല, ഭക്തിയെ മഹത്വപ്പെടുത്തുന്നത് കേട്ടുകഴിഞ്ഞാൽ ജ്ഞാനികൾക്ക് ദേഷ്യം വരും, കോപം വരും. ജ്ഞാനത്തെ മഹത്വപ്പെടുത്തിയാൽ ഭക്തന്മാർക്ക് കരിയളകും. അപ്പൊ ഇങ്ങനെ ഇവര് രണ്ടു കൂട്ടരും തമ്മിൽ വലിയ വിരോധമാണ്. ജ്ഞാനമെന്ന് കേട്ടാൽ തന്നെ ചിലർക്ക് അറപ്പാണ് മനസ്സ്. എന്തോന്ന് ഞാൻ ഭക്തിയില്ലാത്ത ജ്ഞാനമോ എന്ന് ചോദിക്കും. ഭക്തി എന്ന് പറഞ്ഞാൽ ജ്ഞാനികൾക്ക് പരമപുച്ഛമാണ്. എന്തോന്ന് ഭക്തി? ഈ രണ്ടു കൂട്ടരെയും ഇവിടെ ഭഗവാൻ അവർക്ക് ഒരു വെളിപാടുണ്ടാക്കി കൊടുക്കുകയാണ്. എന്താണ്? ഇത് രണ്ടും ഒന്ന് തന്നെ, രണ്ട് രണ്ടല്ല, ഞാൻ തന്നെയാണ് ഭക്തനും, രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. ഇത് വ്യത്യാസം തിരിച്ചറിയാത്തിടത്തോളം കാലമാണ് ഇവർ പരസ്പരം വിരോധിക്കുന്നത്. ജ്ഞാനമാണ് വരുത്, അല്ലെങ്കിൽ ഭക്തിയാണ് വരുത്. ഞാൻ ഭക്തനാണ്, ഞാൻ ജ്ഞാനിയല്ല, ഞാൻ ജ്ഞാനിയാണ്, ഞാൻ ഭക്തനല്ല എന്നിങ്ങനെ പറഞ്ഞ് പരസ്പരം കലഹിക്കുന്നു. ഈ മനുഷ്യനെ കലഹിക്കാൻ വേണ്ടി മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. പെണ്ണും പണവും എന്തെല്ലാം കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നുമല്ല അവന് കലഹിക്കാൻ പ്രിയമായി കാണുന്നത്, ജ്ഞാനവും ഭക്തിയൊക്കെയാണ്. ഇതിന്റെ പേരിൽ അവൾ കൂടുന്നു, ദൈവത്തിന്റെ പേരിൽ, ജ്ഞാനത്തിന്റെ പേരിൽ, ഭക്തിയുടെ പേരിൽ. പറയുന്നു എന്താണ്, ഞാൻ ഭക്തനാണ് ജ്ഞാനിയല്ല. മറ്റൊരാൾ പറയുന്നു ഞാൻ ജ്ഞാനിയാണ് ഭക്തനല്ല. ഇതൊന്നും ഒരിക്കലും വഴക്കൂടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെയല്ല. അത്രയും തിരിച്ചറിയുന്നതിനുള്ള ബോധം പോലും നമ്മുടെ ഇന്നത്തെ ഭക്തന്മാർക്കും ജ്ഞാനികൾക്കും ഇല്ല. ഇവിടെ ഇരിക്കുന്നവരെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. പൊതുവേ ഇതിനെയൊക്കെ ഇങ്ങനെ കാണുന്നവരെ ഉദ്ദേശിച്ച് പറയുക. പക്ഷെ ആ ഒരു പണ്ടേ ഉള്ള ഒരു തർക്കമാണ്, ആരാണ് ശ്രേഷ്ഠൻ, ജ്ഞാനിയാണോ ഭക്തനാണോ. അതിന് സമാധാനം പണ്ട് തന്നെ പറഞ്ഞു വെച്ചു, എന്നാൽ ഇന്നും മനസ്സിലാക്കുന്നില്ല. ഇതെല്ലാം എന്തോ വേറെ വേറെ സാധനങ്ങളാണ്. ഓരോരുത്തരുടെയും കൈയിരിക്കുന്ന എന്തോ ചില പ്രത്യേകതകളാണ് എന്ന് കരുതിയിട്ടാണ് പരസ്പരം വഴക്കുകൂടുന്നത്. അത് ഈശ്വരീയമായ മാർഗത്തിൽ ഈശ്വരനെ അന്വേഷിച്ചിറങ്ങിയവരാണ് ഭക്തനായിട്ടും ജ്ഞാനിയായിട്ടും പരസ്പരം ഏറ്റുമുട്ടുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്, ജ്ഞാനി തന്നെയാണ് ഭക്തൻ, ജ്ഞാനി യോഗഭക്തി രണ്ടും ഒന്ന് തന്നെ. ഇത് പറഞ്ഞുകൊണ്ട് ഇത് കലഹം മാറും മാറത്തില്ല, വീണ്ടും ഇത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. എന്തുകൊണ്ട്? മമമായ ദുരത്യ, നേരത്തെ പറഞ്ഞു വെച്ചു കഴിഞ്ഞത് അത് ദുരത്യയാണ്. അത് ഇത്തരം മോഹങ്ങൾ ഈ ജീവന്മാരുടെ മനസ്സിലുണ്ടാക്കുന്ന എന്താണോ, ഭക്തനാണെന്നുള്ള മോഹം, ജ്ഞാനിയാണെന്നുള്ള മോഹം, യോഗിയാണെന്നുള്ള മോഹം, ഇത്തരം മോഹങ്ങളുണ്ടാകും. ഇതൊക്കെ മോഹങ്ങളാണ്. ഒരാൾ തന്നെ ഭക്തനാണെന്ന് കരുതുക, ഒരാൾ തന്നെ ജ്ഞാനിയാണെന്ന് കരുതുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഓരോ മോഹങ്ങളാണ്, മായ സൃഷ്ടിക്കുന്ന മോഹങ്ങളാണ്. ചോദിക്കും, ഭക്തനിപ്പോ ഭക്തനെന്ന് തോന്നത്തില്ലേ, ജ്ഞാനിക്ക് ജ്ഞാനിയും തോന്നത്തില്ലേ? ഇല്ല, തോന്നുന്നിടത്തോളം കാലം അവിടെ ഭക്തിയും ജ്ഞാനും ഇല്ല. അതെല്ലാം വെറും തോന്നലായിട്ട് ഇണങ്ങി. ഭക്തിയും ജ്ഞാനവും എന്നൊക്കെ പറയുന്നത് എന്താണ്? അത് തോന്നലല്ല, അത് അനുഭൂതിയാണ്. അവിടെ പിന്നെ മത്സര ബുദ്ധിയില്ല, തർക്കങ്ങളില്ല, വലുപ്പച്ചെറുപ്പമില്ല. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? നിരതിശയമാണ്, ഏറ്റക്കുറിച്ചിട്ടൊന്നുമില്ല. തോന്നലായിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഞാൻ ഭക്തനാണ്, മറ്റേയാൾ ജ്ഞാനിയാണ് എന്നൊക്കെ ഇങ്ങനെ തോന്നും. അത് വരാതിരിക്കാനാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ആ ജ്ഞാനി എനിക്ക് ഇനി പറയും എന്താണ്, ഭക്തോ അതീവ മേ പ്രിയ എന്ന് പറയും. ഭക്തനാണ് എനിക്ക് ഏറ്റവും പ്രിയമായിരിക്കുന്നവനെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഭക്തന് ഹാലളവും. അപ്പൊ നേരത്തെ ജ്ഞാനി എന്ന് പറഞ്ഞു, ഭക്തനെന്ന് പറഞ്ഞപ്പോൾ അതീവ എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചുകൂടി ഭഗവാൻ പക്ഷപാതം ഭക്തന്റെ അടുത്താണ് എന്ന് പറയും. അപ്പോ ജ്ഞാനി വിട്ടുകൊടുക്കും, ഞാനവരില്ല എന്താണ്. ഭഗവാൻ വേറെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഞാനീ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഭക്തൻ നിരാശനാകും, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇങ്ങനെ ഭക്തനും ഞാനീയും തമ്മിലുള്ള ഈ ഗുസ്തി ഇത് വളരെ കാലം മുതലുള്ളതാണ്. അടുത്ത് പറയുന്നുണ്ടാണ് ജ്ഞാനീത്വാത്മീയമേ മതം, ഞാനീ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ ഭക്തനെ നിരാശപ്പെടുത്തും. അപ്പോ ഞാനി ഞാനാണെങ്കിൽ അപ്പോൾ ഞാൻ ഭക്തൻ, ഭഗവാനല്ലേ, ഞാനാരായി, എന്നെ പുറന്തള്ളിയോ. ഇങ്ങനെ പോകുന്നു ഈ വഴക്ക്, മൂഢന്മാരുടെ ജൽപ്പനങ്ങൾ. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പറയുന്നത്, ഇത് ഒന്ന് തന്നെ. അങ്ങ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ട് കാര്യങ്ങളല്ലേ ഇത്. തേഷാം ഈ പറഞ്ഞവരുടെ കൂട്ടത്തിൽ നിത്യയുക്ത നിത്യയുക്തനായ ഏകഭക്തി ഏകഭക്തനായ ജ്ഞാനി ആ ജ്ഞാനി വിശിഷ്യത വിശിഷ്ടനാണ് അവൻ ആരൂഢനായി. അതുകൊണ്ട് ഹി ജ്ഞാനിനഹ അഹം അത്യർത്ഥം പ്രിയ ജ്ഞാനിക്ക് ഞാൻ അത്യർത്ഥം പ്രിയനാണ്. സച്ച മമ പ്രിയ, അവനെനിക്കും പ്രിയനാണ്. അത് പ്രത്യേകം എടുത്തു പറയുന്ന എന്തുകൊണ്ട്? മനസ്സ് എവിടെയാണോ പ്രീതിയുള്ളത് അവിടെയാണ് മനസ്സ് നിൽക്കുന്നത് എല്ലാ മനുഷ്യർക്കും എല്ലാ ജീവന്മാർക്കും. ഇപ്പൊ ഞാനീ സംബന്ധിച്ചിടത്തോളം ഞാനീടെ മനസ്സും ആ മനസ്സിന് പ്രീതിയുള്ളിടത്ത് നിൽക്കുന്നു. അതവിടെ ആ പരമാത്മാവിലാണ് മനസ്സിന്റെ പ്രീതി, അതുകൊണ്ട് അതവിടെ നിൽക്കുന്നു, സഹജമായി അവിടെ തന്നെ നിൽക്കുന്നു. അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത് അത്യർത്ഥം പ്രിയ. ആ മനസ്സിന്റെ ആ പ്രീതി എന്നുവെച്ചാൽ പരമാത്മാവിൽ നിന്നും വിട്ടുപോകാതെ മനസ്സിനെ അവിടെ പിടിച്ചു നിർത്തുന്ന ആ മനസ്സിന്റെ ആ പ്രീതി, അതിനാണ് ഭക്തി എന്ന് പറയുന്നത്. രണ്ടൊന്ന് തന്നെ തേഷാം ജ്ഞാനീ നിത്യയുക്ത ഏകഭക്തിർവിശിഷ്യത്തെ പ്രിയോഹി ജ്ഞാനിനോത്യർത്ഥം അഹം സച മമ പ്രിയ. ഉദാരാ സർവ ഏവൈതേ ജ്ഞാനീത്വാത്മൈവ മേ മതം ആശ്ചിദ സഹി യുക്താത്മാ മാമേവ അനുത്തമാം ഗതിം. നർഹി ആർത്താദയത്രയോ വാസുദേവസ്യ പ്രിയാഹനകിം തർഹി പറയുന്നു. ഇവിടെ ജ്ഞാനിയെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു. അതൊരു പക്ഷപാതമാണ്. ആർത്താദയത്രയ ആർത്തൻ അർത്ഥാർത്ഥി ജിജ്ഞാസു ഇവരെ ഒഴിവാക്കിയിരിക്കുകയാണ് അവർ പ്രിയന്മാരല്ലേ പറയുന്നു. ഉദാര ഉത്കൃഷ്ട സർവേ വീതേ ത്രയോപി മമ പ്രിയായ വീത്യർത്ഥ പറയുന്നു. ഒരു സംശയം വേണ്ട, മൂന്ന് കൂട്ടരും എനിക്ക് പ്രിയന്മാർ തന്നെ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ആർത്തൻ അർത്ഥാർത്ഥി എന്ന് പറയുമ്പോൾ നമ്മളവരെ എങ്ങും താഴ്ന്ന ലെവലിലേക്ക് കൊണ്ടുവരരുത്. നമ്മൾ സാധാരണ ധരിക്കുന്നത് പോലെയല്ല അവിടുത്തെ അർത്ഥനും അർത്ഥാർത്ഥിയും ഒന്നും. എന്തുകൊണ്ട്? ഉത്കൃഷ്ട അവര് ദ്രൗപതിയുടെയും ഉദ്ധവരുടെയൊക്കെ നിലയിലെത്തിയിട്ടുള്ളവരാണ്. ഉത്കൃഷ്ടരാണ് സർവേവേത്തെ എത്രയോപി മമ പ്രിയ ഏവ അവരെനിക്ക് പ്രിയന്മാരാണ്. അവരൊരിക്കലും ഈശ്വരനെ വിളിക്കുകയും ദുഷ്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർ അവരൊരിക്കലും ഭവൻ പറയും എന്താണ് ക്ഷിപാമ്യ അജസ്രം ആസുരീഷ്യവ യോനീഷവും അവരെ ഞാൻ ആസുര യോനികളിലേക്ക് തള്ളിവിടുന്നു പറയും. ദുഷ്കൃതികളെ നരാധമന്മാരെ ഈശ്വരനെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് വേണ്ടി ആസുരം എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്, അവിടേക്ക് അവരെ വിടുമെന്ന് പറയുന്നു. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ധരിക്കുന്ന ദുഃഖികളും ധനാർത്ഥികളും ഒന്നും ഈ പട്ടികപ്പെടത്തില്ല. മറിച്ച് ഇവിടെ പറയുന്നവരാണ് ഉത്കൃഷ്ട, അവർ ശ്രേഷ്ഠന്മാരാണ്. ഇവിടുത്തെ അർത്ഥാർത്ഥികളും അർത്ഥകാമികളുമെല്ലാം ശ്രേഷ്ഠന്മാരാണ്. ത്രയോപി മമ പ്രിയ ഇവ അവരും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാണ്. എന്തുകൊണ്ട്? അവരും മുക്തിയെ ഭജിക്കുന്നവരാണ്. നഹി കശ്ചിൻ മത് ഭക്തോ മമ വാസുദേവ അപ്രിയോ ഭവതി. എങ്ങനെ എന്റെ ഭക്തൻ എനിക്ക് എങ്ങനെ അപ്രിയനായിത്തീരും? പറയുന്ന ഹി കശ്ചിൻ മത്ഭക്ത എൻ ഭക്തൻ ഒരിക്കലും മമ വാസുദേവ അപ്രിയോ ഭവതി, ഒരിക്കലും വാസുദേവൻ അപ്രിയനായി തീരത്തില്ല. അപ്പൊ പറഞ്ഞതോ നരകത്തിലേക്ക് തള്ളിവിടുമെന്നോ? അത് വ്യാജഭക്തന്മാരെയാണ്. അവർ ഭക്തന്മാരല്ല. ഇവിടെ പ്രത്യേകം പറയുന്നതാണ് മത്ഭക്ത എല്ലാം ഭജിക്കുന്നവർ, മറ്റവരൊന്നും ഭജിക്കുന്നു നടിക്കുകയാണ്. അവരെ കുറിച്ചാണ് പറഞ്ഞത്, അവർക്ക് സ്ഥാനം വേറെയാണ്. പക്ഷേ മത്ഭക്തനാണ് ഇവരെല്ലാവരും. അവരെല്ലാം ഭഗവാനെ ഭജിക്കുന്നുണ്ട്, പ്രിയപ്പെട്ടവരാണ്. ഞാനീ തു അത്യർത്ഥം പ്രിയോ ഭവതി ഇതി വിശേഷം. ഞാനിയാണെങ്കിലോ അത്യർത്ഥം പ്രിയനായിരിക്കുന്നു. അതീവ പ്രിയനായിരിക്കുന്നു. എന്തുകൊണ്ട്? അവൻ ആരൂഢനായി കഴിഞ്ഞു. അതുകൊണ്ട് അവൻ തത്സ്വരൂപമായി കഴിഞ്ഞു. അതുകൊണ്ടാണ് അതടുത്ത് പറയുന്നു, തത്കസ്മാത് ജ്ഞാനിക്ക് എന്താ അങ്ങനെ ഒരു പ്രത്യേകത കൊടുത്തത്? ജ്ഞാനിത്വ ആത്മൈവ നാന്യോ മത്ത വിധിമേ മമ മതം നിശ്ചയ. ജ്ഞാനിത്വ ആത്മീവ മേ മതം. എന്റെ അഭിപ്രായം അതാണ്, അല്ലെങ്കിൽ എന്റെ അനുഭവം അതാണ്. എന്താണ് ജ്ഞാനിത്വ ആത്മീവ? ജ്ഞാനി ഞാൻ തന്നെ, ജ്ഞാനി ഞാനും വേറെയല്ല. ഏകഭക്തൻ ജ്ഞാനി എന്ന് പറയുമ്പോൾ അവിടെ ഭഗവാനും ഭക്തനും ഒന്നും രണ്ടില്ല, അത് ഞാൻ തന്നെയാണ്. തിമേ മമ മതം നിശ്ചയ ആസ്ഥിത ആരോഢം പ്രവൃത്ത സജ്ഞാനി യസ്മാ അഹമേവ ഭഗവാൻ വാസുദേവോ നാന്യോ അസ്മീത്യേവം യുക്താത്മാ സമാഹിത ചിത്ത സന്മാമേവ പരം ബ്രഹ്മ ഗന്ധമിയം അനുത്തമാം ഗതിം ഗന്ധം പ്രവൃത്ത. ആസ്ഥിത സഹി യുക്താത്മാ, അവൻ ആസ്ഥിതനായിരിക്കുന്നു. ആരൂഢം പ്രവൃത്ത എന്നുവെച്ചാൽ അവൻ ആരൂഢനായി കഴിഞ്ഞു, ജിജ്ഞാസ അതിലേക്ക് തുടങ്ങിക്കഴിഞ്ഞു, ഇത് ആരോഹണത്തിൽ എത്തിച്ചേർന്നവനാണ്, തസ്വരൂപത്തെ സാക്ഷാത്കരിച്ചവനാണ്. അവിടെ പിന്നെ ഭേദമില്ല, ഭഗവാൻ വേറെ ഭക്തൻ വേറെ എന്നുള്ള വ്യത്യാസമില്ല. അതാണ് ഭക്തിയുടെ പരമമായ അവസ്ഥ. ആസ്ഥിത സഹി യുക്താത്മാ സ ജ്ഞാനി യസ്മാ അഹമേവ ഭഗവാൻ വാസുദേവ നാന്യു അസ്മിത്യേവ യുക്താത്മാ. താൻ തന്നെയാണ് ആ ഭഗവാൻ വാസുദേവനായിരിക്കുന്നത്. ദേവയുക്താത്മാ സമാഹിത ചിത്ത, ഭഗവാൻ സുസ്വരൂപമായി തന്നെ കാണുന്നു. അതിന്റെ ഭഗവാന് ഹൃദയത്തിൽ ധ്യാനിക്കുന്നു, ഹൃദയമാണ് തന്റെ സ്വരൂപം. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു? ഭഗവാനെ ധ്യാനിക്കുന്നു. എന്തുകൊണ്ട്? തന്നിൽ നിന്നും അന്യത്വം വരാതിരിക്കാൻ, അനന്യഭാവത്തിന് വേണ്ടി സമാഹിത ചിത്തനായി. സന്മാമേവ പരം ബ്രഹ്മ ഗന്ധവ്യം അനുത്തമാം ഗതിം ഗന്ധം പ്രവൃത്ത. അതിനപ്പുറം ഒരു ഗതിയില്ല, പ്രാപ്തിസ്ഥാനമില്ല. അനുത്തമമായ പരമോത്തമമായ ഗതിയാണ് പരബ്രഹ്മം. അത് തന്നെയാണ് വാസുദേവൻ. ആ ഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. ആ ഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു ഞാൻ വാസുദേവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അഹന്തയായിപ്പോകും ഒരജ്ഞൻ പറയുമ്പോൾ. ആ തരത്തിലല്ല, അതിവിടെ എന്താണ്? ജ്ഞാനിയുടെ അനുഭൂതിയാണ്. അല്ല, പറയണമെങ്കിൽ ആ ഭാഷയിലെ പറയാൻ പറ്റും, എന്താണ്? ഞാൻ ആണ് വാസുദേവനും. പക്ഷെ അങ്ങനെ പറയുമ്പോൾ, ഞാനാണ് വാസുദേവൻ എന്ന് പറയുമ്പോൾ അത് അജ്ഞതയായിപ്പോകും. ഇത് ജ്ഞാനിയുടെ അനുഭവത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അവിടെ ആരൂഢനായിരിക്കുന്നു, ആ തത്വാരൂഢനായിരിക്കുന്നു. അതുകൊണ്ടാണ് അവനെ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞത്. മറിച്ച് മറ്റുള്ളവർ മോശക്കാരായതുകൊണ്ടല്ല, എല്ലാവരും ശ്രേഷ്ഠന്മാർ തന്നെയാണ്. ഉത്തമന്മാരായ ഭക്തന്മാരെയാണ് ഈ കാണിച്ചിരിക്കുന്നത്, എല്ലാവരും നാലു കൂട്ടരും. അതുകൊണ്ട് ജ്ഞാനി എന്ന് പറഞ്ഞാൽ ഭക്തി ഇല്ലാത്തവനെന്നല്ല അർത്ഥം. പക്ഷെ ജ്ഞാനിയുടെ ഭക്തി അത് മൂഢഭക്തിയല്ല, അതാണ് എൻ്റെ വിശേഷത. അതാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഏതേ സർവേ, ഈ പറഞ്ഞ എല്ലാവരും ഉദാരായവ ശ്രേഷ്ഠന്മാർ തന്നെയാണ്. ജ്ഞാനി ഇതു ജ്ഞാനിയാകട്ടെ, ആത്മാ ഏവ ഞാൻ തന്നെയാണ്. ആത്മാ ഏവ എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഇതി മേ മതം എന്നാണ് എൻ്റെ അഭിപ്രായം. സ യുക്താത്മാ, ആ യുക്താത്മാവ് മാം അനുത്തമാം ഗതിം മാമേവ. ഒരു പ്രാപ്തിസ്ഥാനമില്ല, ഒരു മുക്താവസ്ഥയില്ല, അങ്ങനെ ഒരു സ്ഥാനത്തെ ആസ്ഥിത പ്രാപിച്ചിരിക്കുന്നു, എന്നെ തന്നെ പ്രാപിച്ചിരിക്കുന്നു. അസ്വരൂപനായിരിക്കുന്നു. ഉദാര സർവ ഏവൈതേ ജ്ഞാനീത്വാത്മൈവ മേ മതം ആസ്ഥിതസഹിയുക്താത്മാ മാമേവാനുത്തമാം ഗതിം. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാന് മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സമഹാത്മാസു ദുർലഭഃ. ജ്ഞാനി പുനരപി സ്തുയതേ. ഭഗവാൻ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു? ജ്ഞാനി സ്തുതിക്കുകയാണ്. ബഹൂനാം ജന്മനാം ജ്ഞാനാർത്ഥ സംസ്കാരാശ്രയാണാം അന്തേ. വളരെ വളരെ ജന്മങ്ങളിൽ ആർജിച്ച സംസ്കാരത്തോടു കൂടിയവനായി സമാപ്തോ. ജന്മങ്ങൾ അവസാനിക്കുന്നതായ ഒരു ജന്മത്തിൽ ജ്ഞാനവാൻ, പ്രാപ്ത പരിഭാഗജ്ഞാനോ. അങ്ങനെ ആ സംസ്കാരങ്ങളിലൂടെ ആ ജ്ഞാനം പരിപക്വമായി മാം വാസുദേവം പ്രത്യേകാത്മാനം പ്രത്യക്ഷത പ്രപദ്ധ്യത. ആ വാസുദേവനായിരിക്കുന്ന പ്രത്യേകാത്മാവായിരിക്കുന്ന ഭഗവാനെ പ്രത്യക്ഷത പ്രപദ്ധ്യത, പ്രത്യക്ഷമായി തന്നെ പ്രാപിക്കുന്നു. കേവലം ശബ്ദത്തിലൂടെ അല്ല, അനുഭവത്തിലൂടെ തന്നെ ഞാൻ അങ്ങനെ പ്രാപിക്കുന്നു, ജ്ഞാനം കൊണ്ട് പ്രാപിക്കുന്നു എന്നത്. എന്തായിരിക്കും ആ ജ്ഞാനം? ആ ജ്ഞാനത്തിന്റെ ഭാവം എങ്ങനെ പറയുന്നു? വാസുദേവ സർവമിതി. അതാണ് ഏവം സർവം ആത്മാനം മാം പ്രതിപദ്ധ്യതേ സമഹാത്മാ. ഇന്നത്തെ സമോ അന്യോ അസ്ഥ അധികോവ അത് സുദുർലഭോ മനുഷ്യാണ് സഹസ്രഷിക്യുക്തം. വാസുദേവ സർവമിതി, അതാണ് ആ ജ്ഞാനിയുടെ സർവാത്മഭാവം. വാമദേവ ഋഷി ശ്രുതി പറയുന്നുണ്ട്, ഗർഭസ്ഥനായിരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ തന്നെയാണ് മനുവായത്, ഞാൻ തന്നെയാണ് സൂര്യൻ, ഞാൻ തന്നെയാണ് ചന്ദ്രനായിരിക്കുന്നത്. അങ്ങനെ ഞാനിക്ക് ഉദാഹരണമായി പറയുന്നു. ഞാനിയുടെ അനുഭവം എന്താണ്? സർവാത്മഭാവമാണ്. സർവത്തിലും അനുസ്യൂതമായിരിക്കുന്ന ഈശ്വരഭാവത്തിന്റെ സാക്ഷാത്കാരം, സർവവിഷയങ്ങളിലും സർവപ്രപഞ്ചങ്ങളിലും അതിനെ സാക്ഷാത്കരിക്കുന്നു. അനുവാസുദേവ സർവമിതി. ആ സർവാത്മഭാവവും നേരത്തെ പറഞ്ഞ ഈശ്വരന്റെ വിഭൂതി, നേരത്തെ പറഞ്ഞല്ലോ വിഭൂതി വിസ്തരം, ഇനി പറയാനും പോകുന്നു. അത് രണ്ടും രണ്ടാണ്. അവിടെ വിഭൂതി വിസ്തരിക്കുന്നതിന് വേണ്ടി അത് ഭക്തൻ ഉപാസിക്കാൻ വേണ്ടിയിട്ടാണ്. ആ വിഭൂതികളിലൂടെ ഈശ്വരനെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പറയുന്ന എന്താണ്? ഞാനിയുടെ അനുഭവത്തെയാണ് സർവാത്മഭാവമായി പറയുന്നത്. വിഭൂതി ഈശ്വരനെ ഉള്ളു, ഇതെല്ലാം ഈശ്വരന് മാത്രമേ വിഭൂതിയായി മാറത്തുള്ളൂ. ഞാനിക്കാണെങ്കിലോ ഇതെല്ലാം ആത്മനിഷ്ഠമായി തീരുന്നു. ഞാൻ ഇതിനെല്ലാം ആത്മസാത്കരിക്കുന്നു. രണ്ടു തമ്മിലുള്ള വ്യത്യാസം അതും ഇതും ഒന്നായി കണ്ടിട്ടുണ്ട്. ഈശ്വരനിതെല്ലാം വിഭൂതിയായി മാറുന്നു, ഈശ്വരന്റെ ഐശ്വര്യങ്ങളായി മാറുന്നു. എങ്ങനെ? കാലദേശങ്ങളല്ല, ഭൂത വർത്തമാന ഭാവികളല്ല. ഞാനിയാണെങ്കിലോ ഇതിനെല്ലാം താതാത്മ്യത്തെ പ്രാപിക്കുന്നു, സർവാത്മഭാവത്തെ പ്രാപിക്കുന്നു. ഈശ്വരന് വിഭൂതികൾ എന്തുകൊണ്ട്? അവിടെ സർവജ്ഞതയും സർവശക്തിത്വവും. ജ്ഞാനിയിലാണെങ്കിലോ കേവലം ആത്മഭാവത്തിൽ. ഈശ്വരന്റെ സർവജ്ഞതയും സർവശക്തിത്വമൊന്നും അവിടെ വരത്തില്ല. അവൻ രണ്ടും തമ്മിലെ വ്യത്യാസം, സർവജ്ഞതയും സർവശക്തിത്വവും എല്ലാം ഈശ്വരനേ ഉള്ളൂ, അല്ലെങ്കിൽ അവതാര പുരുഷന്മാർക്കേ ഉള്ളൂ. ഇവിടെ തത്വജ്ഞനത ഉണ്ടാകുന്നില്ല. പക്ഷെ തത്വജ്ഞനം എന്ത് വരും? സർവാത്മഭാവം വരും. മുക്തിക്ക് അത് മതി. ഇങ്ങനെ ഈശ്വരനാകാൻ പറ്റത്തില്ല. രണ്ടു കാര്യമാണ്. ആ സർവാത്മഭാവത്തെ പ്രാപിക്കുന്നു. ഏവം സർവാത്മാനം മാം പ്രതിപദ്ധ്യതേ സംഹാത്മാ. ആ സർവാത്മഭാവത്തെ പ്രാപിക്കുന്നു ആ മഹാത്മാവ്. നമോ അന്യോ അസ്ഥി അധികോ വാ. മനുഷ്യനായിട്ടോ അതിനപ്പുറമായിട്ടോ ഒന്നുമില്ല. കാരണം എന്തുകൊണ്ട്? അത് വാസുദേവ സ്വരൂപനായി തന്നെ ഇരിക്കുന്നു. അപ്പൊ പിന്നെ വാസുദേവൻ അപ്പുറം മറ്റൊന്നുമില്ലല്ലോ. അത് അസ്വദുർലഭ, അത്യന്ത ദുർലഭമാണ്. അത് തന്നെ മനുഷ്യാണ് സദശ്രേഷു ഇത്യുക്തം. നേരത്തെ അത് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ആ ജ്ഞാനിയുടെ ഈശ്വരപ്രാപ്തി, ആ ഈശ്വരപ്രാപ്തിയിൽ ജ്ഞാനിക്ക് കൈവരുന്നത് സർവാത്മഭാവമാണ്. അതാണ് അവനെ മുക്തനാക്കി തീർക്കുന്നത്. അതാണ് പണ്ഡിത സമദർശിന. നേരത്തെ പറഞ്ഞു അവൻ സമദർശിയായിരിക്കുന്നു. സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം. വേറൊരു ഭാഗത്ത് പറഞ്ഞു, സർവത്ര എന്ത് ചെയ്യുന്നു? സമവസ്ഥിതനായിരിക്കുന്ന ഈശ്വരനെ അവൻ കാണുന്നു. ഈശ്വരനെ കാണുന്നു എന്ന് പറഞ്ഞാൽ അതവന്റെ അനുഭവമായിരിക്കുന്നു. ഈശ്വരനവൻ ഭാവന ചെയ്യുകയല്ല, അത് ജിജ്ഞാസോ ഭാവന ചെയ്യുന്നു. ജ്ഞാനിക്കത് അനുഭവമായിരിക്കുന്നു. അവനത് ഭാവന ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് അത് സുദുർലഭൻ എന്ന് പറഞ്ഞത്. ബഹൂനാം ജന്മനാം അന്തേ. അനേക ജന്മങ്ങൾക്കൊടുവിൽ ജ്ഞാനവാൻ ജ്ഞാനി മാം പ്രപദ്ധ്യതെ എന്ന് പ്രാപിക്കുന്നു. എങ്ങനെ? വാസുദേവ സർവമിതി. സർവവും വാസുദേവൻ തന്നെ എന്ന ഭാവത്തിൽ സമഹാത്മാ. ആ മഹാത്മാവ് സുദുർലഭ, അതിദുർലഭനാണ്, അത്യപൂർവമാണ്. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാന്മാം പ്രപദ്യതേ വാസുദേവ സർവമിതി മഹാത്മാർലഭ. ഇനി സാധാരണ ഭക്തന്മാരെ കുറിച്ച് പറയും. ശ്രേഷ്ഠന്മാരായ ഭക്തന്മാരെയാണ് ഇവിടെ നാലായി തിരിച്ചത്. ആർത്ഥൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി. അതിൽ ഈശ്വരഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു ജ്ഞാനി. അതുകൊണ്ട് ഞാൻ ശ്രേഷ്ഠനായിരിക്കുന്നു. മറ്റുള്ളവരും അതിനടുത്തെത്തിയിരിക്കുകയാണ്. ഇനി ഇതിലൊന്നും പെടാത്ത കൂട്ടരുണ്ട്. കാമൈസ്തൈസ്തൈർ ഹൃദജ്ഞാനാഃ പ്രപദ്യന്തേ അന്യദേവതാഃ തന്തം നിയമമാസ്ഥായ പ്രകൃത്യാനിയതാശ്രയാഃ ആത്മേവ സർവം വാസുദേവ ഇത്യേവം അപ്രതിപത്തു കാരണം ഉച്യതെ. താൻ തന്നെയാണ് വാസുദേവൻ എന്നുള്ള ബോധം പ്രതിപത്തി. അതുണ്ടാകാതിരിക്കുന്ന എന്തുകൊണ്ട്? പറയുന്നു, കാമേഹി തേ പുത്ര പശു സ്വർഗാദി വിഷയ ഹൃദജ്ഞാനാഹ. വിവേകം നഷ്ടപ്പെട്ടവർ, കാമങ്ങൾ കൊണ്ട് തെയ്തേഹി കാമേഹി, ഓരോരോ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, പുത്രൻ, പശു, സ്വർഗം തുടങ്ങിയ നിരവധി ആഗ്രഹങ്ങൾ. അതുകൊണ്ട് അപഹൃത വിവേക വിജ്ഞാനാഹ, വിവേകവും വിജ്ഞാനവും എല്ലാം നശിച്ചു. പ്രപദ്യന്തേ അന്യദേവതാഹ, ഒരു വാസുദേവന് വിടും. അവര് ഗുരുവായൂരപ്പനെയും അയ്യപ്പനെയൊക്കെ ഭജിക്കും. അന്യദേവതാഹ പ്രാപ്നുവന്തി, അന്യദേവതകളെ ഭജിക്കുന്നു. ആരായ ഭജിക്കുന്നില്ല, വാസുദേവനെ. വാസുദേവാത്മനും അന്യദേവതാഹ, വാസുദേവനെ വിട്ടിട്ട് മറ്റ് ദേവന്മാരെ ഭജിക്കുന്നു. തിരുപ്പതിയിലുമൊക്കെ പോകും, തൊള്ളും. ചോദിക്കുന്നതാ, അതൊന്നും വാസുദേവനല്ലേ, പരമാർത്ഥത്തിൽ അതെല്ലാം വാസുദേവൻ തന്നെ. പക്ഷെ അവരറിയുന്നില്ല, അവരുടെ അന്യഭാവത്തിൽ ഭജിക്കുന്നു. ലോട്ടറി എടുത്തു വെച്ചിട്ട് ഭഗവാനെ ഭജിക്കുന്നു, അതാണ് അന്യഭാവത്തിലുള്ള ഭജനം. കാമം കൊണ്ട് ഈശ്വരനെ ഭജിക്കുമ്പോൾ എന്ത് വരുന്നു, ഈശ്വരൻ അന്യഭാവം വരുന്നു, അന്യഭാവം കൽപ്പിക്കുന്നു. ഒരു ഭജിക്കുന്ന ദേവന്റെ സ്വരൂപത്തെ അറിയാതെ ഭജിക്കുന്നു എന്നർത്ഥം, അതാണ് താല്പര്യം. പേരില് കാര്യമില്ല, അയ്യപ്പനെന്നോ ഗുരുവായൂരപ്പനോ എന്നുള്ള പേരിലല്ല. അവരെന്ത് ചെയ്യുന്നു, അവർ ഭജിക്കുന്ന ദേവനെ തന്നെ അന്യനാക്കി ഭജിക്കുന്നു. അവർക്ക് ഒരുപാട് ദേവന്മാരുണ്ട്. ഈശ്വരൻ ഏകനാണെങ്കിൽ പിന്നെ എങ്ങനെയാ ഒരുപാട് ദേവന്മാരെ ഭജിക്കുന്നത്? അന്യ അന്യ ദേവന്മാരെ എങ്ങനെ ഭജിക്കാൻ പറ്റും? പക്ഷെ അവർക്ക് പല ദേവന്മാരെ ഭജിച്ചേ പറ്റും, പല ഭാവത്തിൽ ഭജിക്കണം. അതെല്ലാം എന്തുകൊണ്ട്? വിവേകം നഷ്ടപ്പെട്ടത് കൊണ്ട്. എന്തുകൊണ്ട്? കാമങ്ങൾ കൊണ്ട്. അപ്പൊ കാമനകൾക്ക് വേണ്ടി ഭജിക്കുന്നു. അതിനെന്ത് ചെയ്യുന്നു? തം തം നിയമം ദേവതാരാധനെ പ്രസിദ്ധോ യോ യോ നിയമ തം തം ആസ്ഥായ ആശ്രിത്യ. ഓരോ ദേവനെയും ഭജിക്കുന്നതിനുള്ള പ്രത്യേക പ്രത്യേക നിയമങ്ങൾ ആശ്രയിക്കുന്നു. ഇതാണ് സാധാരണ ഭക്തി എന്ന് പറയുന്നത്. അവരും ഭഗവാനെ ഭജിക്കുന്നുണ്ട്. തം തം നിയമം ദേവതാരാധനെ പ്രസിദ്ധോ യോ യോ നിയമ, ഓരോരോ നിയമങ്ങളനുസരിച്ച് ഓരോരോ ഉപാസനകൾ ചെയ്യുന്നു. ഗുരുവായൂരപ്പനെ ഭജിക്കാൻ ഒരു നിയമം, അയ്യപ്പനെ ഭജിക്കാൻ വേറൊരു വ്രതം. അങ്ങനെ ദേവിക്കും ദേവനും എല്ലാം പ്രത്യേകം പ്രത്യേകം വ്രതങ്ങളും നിയമങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം വച്ച് അവനവന്റെ കാമനകളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് ഭേദബുദ്ധിയോടുകൂടി ഭജിക്കുന്നു. തം തം ആസ്ഥായ ആശ്രിത്യ പ്രകൃത്യ സ്വഭാവേന. അവരുടെ സ്വഭാവമാണത്, മനുഷ്യന്റെ സ്വഭാവമാണ്. ശാസ്ത്രമോ ഗുരുവോ ബോധിപ്പിച്ചാലും ശരി, അവൻ ശാസ്ത്രത്തെയും ഗുരുവിനെയും കൂടി അവന്റെ സ്വഭാവത്തിനനുസരിച്ച് മാറ്റിക്കളയും. അതാണ് സ്വഭാവത്തിന്റെ ശക്തി. അവന്റെ സ്വഭാവം അനുസരിച്ച് അവൻ ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കത്തുള്ളൂ, അവന്റെ സ്വഭാവം അനുസരിച്ച് അവൻ ഗുരുവിനെ ഭജിക്കത്തുള്ളൂ. ഗുരു പറയുന്ന രീതിയിൽ ഭജിക്കത്തില്ല. ഗുരു പറയണം, ഗുരു വെളിപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ ഭഗവാൻ വെളിപ്പെടുത്തുകയാണ് ഭക്തന്റെ മുമ്പിൽ, ഞാൻ ഇന്നതാണ്, നീ എന്നെ ഇന്ന രീതിയിൽ കാണണം, ഇതാണ് എന്റെ സ്വരൂപം, എന്നെ നീ ഇങ്ങനെയാണ് ഭജിക്കേണ്ടതെന്ന് പറഞ്ഞാലും അവനത് ചെവികൊള്ളത്തില്ല. അവന് ഇഷ്ടമുള്ള രീതിയിൽ അവൻ ഭജിക്കത്തുള്ളൂ, അവന് തോന്നിയതുപോലെ അവൻ ഭജിക്കും. ഗുരു അതൊക്കെ പറയും, പക്ഷേ തൽക്കാലം ഇതേ നടക്കുള്ളൂ എന്നൊരു ഭാവമാണ് അവൻ. അതൊരിക്കലും അവൻ അംഗീകരിക്കത്തില്ല. ഗുരുവിനെ അംഗീകരിക്കില്ലാത്ത സമയം അവൻ ഗുരുവിന്റെ ഭക്തനുമായിരിക്കും. ഗുരു പറയുന്ന അനുസരിക്കത്തില്ല, പക്ഷെ ഗുരുവിനെ ഭജിക്കും. ഗുരുവിനോട് ഭക്തി, തീവ്രമായ ഭക്തിയായി. പക്ഷെ ഗുരു പറയുന്നതനുസരിച്ച് ചെയ്യത്തില്ല. അതല്ലേ ഭഗവാൻ ഇവിടെ എന്താണ് സത്യം എന്ന് വെളിപ്പെടുത്തുന്നത്. ഭഗവാന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തിട്ടല്ല പിന്നെ തന്റെ വാസനയും സംസ്കാരവും അനുസരിച്ചിട്ട് അവൻ സമീപിക്കത്തുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്, പ്രകൃത്യാ സ്വഭാവേന ജന്മാന്തരാർജിത സംസ്കാര വിശേഷേണ. ജന്മാന്തരമായി അവൻ ആർജിച്ചിരിക്കുന്ന സംസ്കാരമുണ്ട്, ആ സംസ്കാരത്തിനനുസരിച്ച് അവൻ ഗുരുവിനെ സമീപിക്കും. അല്ലാതെ ഗുരു സ്വയം വെളിപ്പെടുത്തുന്ന രീതിയിലല്ല ഗുരുവിനെ സമീപിക്കുന്നു, അവന് കഴിയത്തില്ല. നിയത നിയമിത സ്വയാത്മീയ, അപ്പൊ അവനെ നിയമിക്കുന്ന, നിയമനം ചെയ്യുന്ന, നിയന്ത്രണം ചെയ്യുന്ന മറ്റെന്തോ ഒന്നുണ്ടോ? വിവേകമല്ല, വിവേക വിജ്ഞാനങ്ങളല്ല, പിന്നെയും അവന്റെ സംസ്കാരമാണ്. പ്രകൃത്യ നിയത സ്വയ, തന്റെ തന്നെ പ്രകൃതി അത് തന്നെ തന്നെ നിയമനം ചെയ്യുന്നു. അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? അവൻ ഈശ്വരനെ ഭജിക്കുന്നു. ഈശ്വരൻ ആഗ്രഹിക്കുന്ന പോലെയല്ല, അല്ലെങ്കിൽ ഈശ്വരൻ വെളിപ്പെടുത്തുന്ന പോലെയല്ല, ചെയ്യേണ്ട രീതിയിലല്ല കാര്യങ്ങൾ ചെയ്യുന്നതെന്നർത്ഥം. എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല? കാരണം പ്രകൃത്യ, അവന്റെ പ്രകൃതി. നിഗ്രഹ കിം കരിശ്ശേരി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനെ ഒന്ന് നിയന്ത്രിക്കാനോ ഒതുക്കാനോ ആർക്കാ കഴിയുന്നത്? കഴിയത്തില്ല. അതുകൊണ്ട് സ്വന്തം പ്രകൃതിക്ക് വിധേയമായി അവന്റെ മൂഢതയ്ക്കനുസരിച്ച് അവൻ ഈശ്വരനെ ഭജിക്കുന്നു. അപ്പോൾ അവന്റെ കാമങ്ങളെല്ലാം അവിടെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവൻ ഈശ്വരനെ ഭജിക്കുന്നു. ഇതാണ് സാധാരണ ഭക്തന്റെ അവസ്ഥ. അതും പറയും, അവരെയും ഭഗവാൻ സഹായിക്കാതിരിക്കത്തില്ല, സഹായിക്കും എന്നിടത്ത് പറയുന്നുണ്ട്. പക്ഷെ അത് പോരാ, അതാണ് നേരത്തെ പറഞ്ഞത്. ഒരു ഭക്തൻ മുമ്പ് പറഞ്ഞതായ നാല് ശ്രേണിയിൽ ഏതെങ്കിലും പെടണം, എന്നാലേ അവന് രക്ഷയുള്ളൂ. പിന്നെ അതിന് അനുവർത്തിയില്ലെങ്കിൽ ഇങ്ങനെയായാലും മതി ഭക്തി എന്നാണ് ഇവിടെ പറയുന്നത്. തേഹി തേഹി കാമേഹി ഹൃദജ്ഞാനാഹ, ഓരോരോ കാമങ്ങളാൽ അപഹരിക്കപ്പെട്ട വിവേകത്തോടുകൂടിയവരായി തം തം നിയമമാസ്ഥായ, ഓരോരോ ദേവതകളെ ഭജിക്കേണ്ട രീതികളെ സ്വീകരിച്ചുകൊണ്ട്, ഓരോരോ ഉപാസനാ പദ്ധതികളെയും മറ്റ് സ്വീകരിച്ചുകൊണ്ട് നിയത സ്വയാ പ്രകൃത്യാ നിയത, തന്റെ തന്നെ സ്വഭാവം സംസ്കാരത്തിന്റെ അധീനതയിൽപ്പെട്ട് വശമ്മതനായി അന്യദേവതാഹ പ്രപദ്യന്തേ, മറ്റൊരു കൂട്ടർ ഓരോരോ ദേവതകളെ ഭജിക്കുന്നു. വാസുദേവനെ ഭജിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ദേവതയുടെയും തത്വത്തെ അറിഞ്ഞ് ഉപാസിക്കുന്നില്ല, മോഹിതരായി ഈശ്വരനെ ഭേദബുദ്ധിയോടുകൂടി ഉപാസിക്കുന്നു. പ്രപദ്യന്തേവതാഹ തം തം നിയമമാസ്ഥായ പ്രകൃത്യാ നിയതാ സ്വയാ.